ശ്രീമദ്ഭഗവത്ഗീത ആറാം അധ്യായം ആറാം ശ്ലോകം. അഞ്ചാം ശ്ലോകത്തിൽ ചർച്ച ചെയ്തത് ബന്ധനത്തിന് ജീവൻ സ്വയം കാരണക്കാരനാണ്, അത് മോക്ഷത്തിനും ആത്യന്തികമായി ജീവൻ സ്വയം തന്നെയാണ് ഉത്തരവാദിയായിരിക്കുന്നത്. അവിടെ പറഞ്ഞു, താൻ തന്നെയാണ് തനിക്ക് ബന്ധു, താൻ തന്നെയാണ് തനിക്ക് ഇരിപ്പു. അതെങ്ങനെയാണെന്ന് അടുത്ത് വിശദീകരിക്കുകയാണ്. ബന്ധുരാത്മാത്മനസ്തസ്യാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ആത്മൈവ ബന്ധു, ആത്മൈവ രുഹു, ആത്മനൈത്യുക്തം. ആത്മൈവ ബന്ധു, താൻ തന്നെയാണ് ബന്ധു. ആത്മൈവ രുഹു, താൻ തന്നെയാണ് തന്റെ ശത്രു, ആത്മനൈത്യുക്തം. ഇത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. തത്ര കിം ലക്ഷണം ആത്മന ബന്ധു, ആ ബന്ധുവിന്റെ ലക്ഷണം എന്താണ്? കിം ലക്ഷണവും ആത്മനോ രുപുഹു, ആ രുപുവിന്റെ ലക്ഷണം എന്താണ്? തന്റെ ബന്ധുത്വവും തന്റെ ശത്രുത്വവും തനിക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. ഇത്യുച്ഛതെ ബന്ധുരുതി ബന്ധു ആത്മാ ആത്മനഃ തസ്യ തസ്യ ആത്മനഃ സാത്മാ ബന്ധു ഏന ആത്മന ആത്മീവദ്ധിതഃ ആത്മാ കാര്യകരണ സംഘാതോ ഏന വശീകൃത ജിതേന്ദ്രിയിത്യർത്ഥ. ആരാണ് ബന്ധു എന്ന് പറയുന്നത്? ബന്ധു ആത്മാത്മനസ്യാത്മന സ ബന്ധു. ആരാണ് ഒരുവന്റെ തനിക്ക് താൻ തന്നെ ബന്ധുവായി മാറുന്നത്? അങ്ങനെ സാത്മാബന്ധു ഏന ആത്മന ആത്മൈവദ്ധിത പറയുന്നു. ഏതൊരുവനാണോ സ്വയം തന്നെ ജയിച്ചിരിക്കുന്നത്. ഒരു ജീവൻ സ്വയം ജയിച്ചിരിക്കുന്നു, തന്നെ ജയിച്ചിരിക്കുന്നു എന്നത്. എന്തുകൊണ്ട്? ആത്മാ കാര്യകരണ സംഘാതോ ഏന വശീകൃത. ഈ കാര്യകരണ സംഘാതങ്ങളെ ഏതൊരുവനാണോ സ്വാധീനമാക്കിയത് എന്ന് പറയുമ്പോൾ എന്താണോ? സദാസമയവും അന്ധകരണം നിരന്തരമായ സംഘർഷത്തിലാണ്. അത് വിവേകം ആർജിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധകന്റെ അന്ധകരണവും സദാ സംഘർഷത്തിലായിരിക്കും. ഒന്ന്, ആർജിക്കുന്ന വിവേകം ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നും ആർജിക്കുന്ന വിവേകം എന്താണ് അയാളെ ബോധിപ്പിക്കുന്നത്? ഈ കാര്യകരണ സംഘാതത്തിന്റെ വശീകരണവും. പക്ഷെ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ക്ലിഷ്ടകരമായ ക്ലേശകരമായ ഒരു യത്നമാണ്. കാരണം ബാഹ്യമായ നിമിത്തങ്ങളും ആന്തരികമായ സംസ്കാരവും ഇയാളുടെ ഇയാൾ ആർജിക്കുന്ന വിവേകത്തിനനുസരിച്ച് ഇയാളുടെ മനസ്സിനെയോ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന കാര്യകരണ സംഘാതങ്ങളെയോ നിയന്ത്രിക്കുന്നതിന് അനുവദിക്കത്തില്ല. എപ്പോഴും ആന്തരികമായ വാസനകളുടെ പ്രേരണയും ബാഹ്യങ്ങളായ വിഷയങ്ങളുടെ പ്രലോഭനവും ധർമ്മത്തിൽ നിന്നും ന്യായത്തിൽ നിന്നും എല്ലാം മറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ചെറുക്കുന്നതിനുള്ള ഒരു ശ്രമം ആന്തരികമായി വിവേകമുള്ളതും നടത്തും. അല്ലാത്തവർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും കർണങ്ങളുടെയും പ്രവർത്തനത്തിന് സ്വയം വഴങ്ങിക്കൊടുക്കും. പക്ഷെ വിവേകം ആർജിക്കുന്നവൻ അങ്ങനെയല്ല. അവന് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രണം വിട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന നഷ്ടം, ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അവൻ സ്വയം തന്റെ വിവേകം ഉപയോഗിച്ച് ഇതിനെയെല്ലാം നിലയ്ക്കും നിർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് സംഘർഷം. ഇത്തരം ഒരു സംഘർഷം സദാസമയവും ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. പറയുന്നു ഇവിടെ തനിക്ക് താൻ തന്നെ ബന്ധുവായിത്തീരുന്ന ഇപ്പോ എപ്പോഴാണോ ഇതെല്ലാം തനിക്ക് സ്വാധീനമായിത്തീരുന്നത്, ഈ ആന്തരിക സംഘർഷങ്ങൾ ശമിക്കുന്നത് തനിക്ക് സ്വാധീനമായി തീരുമ്പോഴാണ്. അങ്ങനെയുള്ളവരെയാണ് എന്ന് പറയുന്നത് ജിതേന്ദ്രിയ ഇത്യർത്ഥ. അപ്പൊ ജിതേന്ദ്രിയനാണ് വാസ്തവത്തിൽ തനിക്ക് ബന്ധുവായിത്തീരുന്നത്, തനിക്ക് ഇവയെല്ലാം സ്വാധീനമായി തീരുമ്പോൾ, ഇവ തനിക്ക് അപകാരങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുമ്പോൾ താൻ ഇവയെ ബന്ധുവായി കണക്കാക്കുന്നു. ഇതെല്ലാം കൂടി ചേരുന്നതാണ് താൻ. തനിക്കിതിൽ നിന്ന് വേറിട്ട് ഒരു നിലനിൽപ്പില്ല. ഒരു ജീവൻ എന്ന് പറയുമ്പോൾ ആ ജീവന്റെ ഭാഗമായി ഇതെല്ലാം നിൽക്കുന്നു. അതുകൊണ്ട് ഇതിനെ നിയന്ത്രണത്തിലാക്കിയേ തീരൂ. അനാത്മനസ്തു അജിതാത്മനസ്തു ശത്രുത്വേ ശത്രുഭാവേ വർത്തേത് ആത്മീയ ശത്രു. അതേസമയം അനാത്മാവാണെങ്കിലോ, അതായത് ആന്തരികമായി സംഘർഷം ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു, ഒരിക്കലും ഇതൊന്നും സ്വന്തം പരിധിക്ക് വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അജിതാത്മാനസ്തു, അവൻ അജിതാത്മാ എന്ന് പറയും. ഒരിക്കലും തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ. ശത്രുത്വേ ശത്രുഭാവി വർത്തേത് ആത്മീയ ശത്രുവ്. അവിടെ താൻ തന്നെ എനിക്ക് ശത്രുവായി നിൽക്കുന്നു എന്നർത്ഥം. ഇത് ഈ പറയുന്നതെല്ലാം സാധകന്മാരുദ്ദേശിച്ചിട്ടാണ്. ആരാണോ മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കുന്നു, അപ്പൊ മനസ്സിനെ അങ്ങനെ ജയിക്കാൻ ശ്രമിക്കാത്തവൻ, മനസ്സിൽ വിവേകമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവിടെ സംഘർഷമില്ല. മനസ്സ് ഇത് അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു, കരണങ്ങൾ അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചൊരു വിഷയമല്ല. അങ്ങനെ അല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ച് ആന്തരികമായി സംഘർഷങ്ങളൊന്നുമില്ല. അയാൾ ഇതിന്റെ ലാഭനഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അയാൾക്ക് ഇന്ദ്രിയ ജയത്തിന്റെ ഫലം എന്താണ് അത് അയാളെ സംബന്ധിച്ചൊരു വിഷയമല്ല. അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല പറയുന്നു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം താൻ തന്റെ ശത്രുവാണോ മിത്രമാണോ ഇത്തരം വിഷയം ഒരിക്കലും ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല. അതവർ തിരിച്ചറിയുന്നില്ല. ഇതങ്ങനെയല്ല, ഇത് സാധവന്മാരെ സംബന്ധിച്ചാണ് അവരിത് തിരിച്ചറിയുന്നത്. ഇത് അനിയന്ത്രിതമായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. അപ്പൊ അവരവനെ ചെറുക്കാൻ ശ്രമിക്കുന്നു, നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സംഘർഷം നടന്നുകൊണ്ടേ. സാധകൻ എന്ന് പറയുമ്പോൾ മധ്യ നിലയിലാണ്, തത്വജ്ഞാനിയുടെ നിലയിലും അല്ല, ആജ്ഞന്റെ നിലയിലും അല്ല. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത്. മറിച്ച് അത് സ്വാധീനമായി കഴിഞ്ഞാലോ, ഈ ഇന്ദ്രിയങ്ങളുടെ സ്വേച്ഛാചാരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാലോ, അവസാനിച്ചു കഴിഞ്ഞാൽ പറയുന്നു അയാൾ അയാളുടെ മിത്രമായിത്തീരുന്നു. അത് അവസാനിക്കുകയാണെങ്കിൽ നിയന്ത്രണാധീനമെങ്കിലുമായിത്തീരുന്നു, അയാൾ സ്വയം അയാൾക്ക് മിത്രമായിത്തീരുന്നു. യഥാ ആത്മാ ശത്രുരാത്മനോ അപകാരി തഥാ ആത്മാ ആത്മനോ അപകാരി വർത്തേത ഇത്യർത്ഥ. അപ്പോൾ എപ്പോഴാണോ ഈ ജീവൻ തനിക്ക് തന്നെ ഈ ശത്രുതയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും അത് നിലയ്ക്ക് നിൽക്കാതെ വരുന്നത്, അപ്പോൾ താൻ തനിക്ക് ശത്രുവായിരിക്കുന്നു എന്നാണ്. ജീവനെന്ന് പറയുമ്പോൾ ആ ജീവന്റെ ഭാവങ്ങളെല്ലാം മുഖ്യമായി വരുന്ന മനസ്സ്, അതിൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതിനപ്പുറം ശരീരം, ഇതെല്ലാം വിവേകം കൊണ്ട് വിവേകത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താൻ തന്നെയാണ് ഇതിൻ്റെ മിത്രം. അതാണ് ഇവിടെ പറയുന്നത്. യേന ആത്മന ആത്മാജിത ഏവ, ഏതൊരുവിനാലാണോ താൻ സ്വയം ജയിക്കപ്പെട്ടിരിക്കുന്നത്, തസ്യ അവന് തസ്യ ആത്മന അവന് ആത്മാബന്ധു, താൻ ബന്ധുവാണ്. അനാത്മനസ്തു ആർക്കാണോ സ്വയം ജയിക്കാൻ കഴിയാതിരിക്കുന്നത്, തന്നെ ജയിക്കാൻ കഴിയാതിരിക്കുന്നത്, അവന് ആത്മൈവ താൻ തന്നെ ശത്രുത്വ ശത്രുവത് വർത്തയില്ല, താൻ തന്നെ ശത്രുവായിട്ട് ശത്രുവായി നിലനിൽക്കുന്നു, ശത്രുവിനെ പോലെ നിൽക്കുന്നു. ചുരുക്കത്തിൽ ആത്മനിയന്ത്രണം അതുതന്നെയാണ്. ഒരുവന്റെ മിത്രത അതില്ലാതിരിക്കുന്നതാണ് ഒരുവന്റെ ശത്രു. അപ്പോൾ ശത്രുമിത്രഭാവം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി രണ്ടാമതൊരു വ്യക്തിയെ ആശ്രയിച്ചല്ല, അതാണ് പറയുന്നതിന്റെ താല്പര്യം. അത് തന്നെ തന്നെ ആശ്രയിച്ചാണ്, താൻ തന്നെയാണ് ശത്രുവായിരിക്കുന്നത്, താൻ തന്നെയാണ് തനിക്ക് മിത്രമായിരിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള ശത്രുമിത്രഭാവങ്ങൾക്ക് ഇവിടെ ആധ്യാത്മികമായ തലത്തിൽ വലിയ പ്രസക്തിയില്ല, അതിന് വലിയ സ്ഥാനമില്ല, അതാണ് ഇവിടെ പറയുന്നത്. ബന്ധുരാത്മാത്മനസ്തസ്യേനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ പ്രത്യേതാത്മൈവ ശത്രുവത്. ജിതാത്മനപ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മനഃ ജിതാത്മനഃ കാര്യകരണാദിസംഘാത ആത്മാ ജിതോ യേന സ ജിതാത്മാ തസ്സ ജിതാത്മനഃ. ഈ കാര്യകരണ സംഘാതം താൻ, കാര്യകരണ സംഘാതം എന്ന് പറയുന്നത് തന്നെ തന്നെയാണ്. ഞാനെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യകരണ സംഘാതത്തെയാണ്, അതുകൊണ്ടാണ് ഇതിന് താനെന്ന് പറയുന്നത്. ഈ കാര്യകരണ സംഘാതമായിരിക്കുന്ന ആത്മാവ് താൻ തന്നെ ജിതോ ചെയ്യുന്ന ഏതൊരുവനാണോ ജയിച്ചിരിക്കുന്നത് സജിതാത്മാ തസ്യ ജിതാത്മനഃ പ്രശാന്തസ്യ. നേരത്തെ പറഞ്ഞല്ലോ, ആരാണോ ഒരു സാധകൻ ഇതിനെ ജയിക്കാൻ ശ്രമിക്കുന്നത്, അതിനെ ജയിക്കാൻ വേറൊന്നുമില്ല, തന്റെ വിവേകം കൊണ്ടേ ജയിക്കാൻ പറ്റും. അത് താൻ ആർജിക്കുന്ന വിവേകം, ആ വിവേകം കൊണ്ട് ജയിക്കാൻ ഒരുവൻ ശ്രമിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ സംഘർഷമായിരിക്കും. ആത്മാർത്ഥമായിട്ടൊരാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ അശാന്തനാകും. പക്ഷെ ആർക്കാണോ ഇത് സ്വാധീനമായി കഴിയുന്നത്, പ്രശാന്തസ്യ പ്രസന്നാന്തകർണസ്യ, ഇതെല്ലാം തനിക്ക് അധീനമായി കഴിഞ്ഞാൽ അയാളുടെ അന്തക്കരണം പ്രസന്നമാകുന്നു. ചിത്തശുദ്ധി എന്ന് പറയും, ചിത്തശുദ്ധി എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്ന പ്രസന്നാന്തക്കരണം. കർമ്മയോഗത്തിന്റെ ആവശ്യമുണ്ട്. കർമ്മയോഗിയുടെ മനസ്സിൽ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സംഘർഷമുണ്ടാകും, ആന്തരികമായ സംഘർഷമുണ്ടാകും. തന്റെ വാസനകളും തന്റെ ചുറ്റുപാടുകളും താനും തമ്മിലുള്ള ഒരു ബലപരീക്ഷണം നടക്കും. പക്ഷേ അതിൽ അവന് സ്വാധീനത വന്നു കഴിഞ്ഞാൽ പ്രശാന്തസ്യ അവന്റെ അന്തക്കരണം പ്രസന്നമാവും. സദാ സന്യാസിനഹ പറയും, അങ്ങനെയുള്ള സന്യാസി അവനെ സംബന്ധിച്ച് പരമാത്മാ സമാഹിത സാക്ഷാത് ആത്മഭാവീന വർത്തതി സമാഹിത. അവനെ സംബന്ധിച്ചിടത്തോളം പരമാത്മാവ് തന്റെ ഉള്ളിൽ തെളിയുന്നു, ആത്മഭാവേന വർത്തനീ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു യോഗ്യതകൾ ഒരുവൻ ജിതാത്മാവും പ്രശാന്തനുമായി കഴിഞ്ഞാൽ പരമാത്മാ സമാഹിതമായിത്തീരുന്നു, അവന്റെ മനസ്സ് പരമാത്മാവിൽ ഏകാഗ്രമായിത്തീരുന്നു എന്നത്. അപ്പോൾ പരമാത്മാവിനെ അവൻ സാക്ഷാത്കരിക്കുന്നു, അതാണ് അതിന്റെ ഫലം. സർവത്ര അവൻ പ്രശാന്തനായിരിക്കുന്നു, അതാണ് അടുത്ത് പറയുന്നത്. കിഞ്ച ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാന അപമാനീച്ച മാനാപമാനയോഹോ പൂജാ പരിഭവയോഹോ അതുപോലെ തന്നെ ശീതോഷ്ണ സുഖ ദുഃഖങ്ങളിൽ എല്ലാ ദ്വന്ദ്വങ്ങളെയും ചേർത്ത് പറയുകയാണ്. എല്ലാ ദ്വന്ദ്വങ്ങളിലും അവൻ സമനായിരിക്കുന്നു, പ്രശാന്തനായിരിക്കുന്നു. തഥാ മാനെ അപമാനിച്ച മാനാപമാനങ്ങളിൽ പ്രശാന്തമായിരിക്കുന്നു. മാനാപമാനയോഹോ പൂജാപരിഭവയോഹോ, പൂജാപരിഭവങ്ങളിൽ അവൻ പരിഭവം തിരസ്കാരം, അവനെ ആദരിച്ചാലും തിരസ്കരിച്ചാലും അവൻ ഏകഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജിതാത്മന പ്രശാന്തസ്യ, തന്നെ ജയിച്ചവനും പ്രശാന്തനുമായിരിക്കുന്ന അവൻ മാനാപമാനയോഹോ ശീതോഷ്ണസുഖ ദുഃഖേഷു, മാനാപമാനങ്ങളിലും ശീതോഷ്ണാദി ശീതോഷ്ണം സുഖം ദുഃഖം തുടങ്ങിയ ദ്വന്ദ്വങ്ങളിലും പ്രശാന്തസ്യ, പ്രശാന്തനായിരിക്കുന്നവന് പരമാത്മാ സമാഹിത, പരമാത്മാവ് പ്രത്യക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടർന്ന് പറയുകയാണ്. അതവിടെ തീരുന്നില്ല. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഹ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ ഇത്യുച്യതേ യോഗീ സമനോഷ്ടാസ്മ കാഞ്ചനഃ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. ജ്ഞാനം ശാസ്ത്രോക്ത പദാർത്ഥാനാം പരിജ്ഞാനം വിജ്ഞാനന്തു ശാസ്ത്രതോ ജ്ഞാതാനാം തഥൈവ സ്വാനുഭവകരണം താഭ്യാം ജ്ഞാന വിജ്ഞാനാഭ്യാം തൃപ്തഃ സംജാത അലംപ്രത്യയ ആത്മാ അന്തഃകരണ യസ്യ സ ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ. കൂടസ്ഥോ അപ്രഗംഭ്യോ ഭൂതി ഇത്യർത്ഥഃ. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ശാസ്ത്രോക്ത പദാർത്ഥാനാം പരിജ്ഞാനം, ശാസ്ത്രങ്ങളിൽ നിന്ന് ഓരോ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതാണ്. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള പദാർത്ഥങ്ങളുടെ വിഷയങ്ങളുടെ പരിജ്ഞാനം ശരിയായിട്ടുള്ള ജ്ഞാനം, നല്ലവണ്ണം അറിയുക, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനന്തോ, വിജ്ഞാനം എന്ന് പറയുന്നതോ ശാസ്ത്രതോ ജ്ഞാതാനാം തഥൈവ സ്വാനുഭവകരണം, ശാസ്ത്രത്തിൽ നിന്നും പരോക്ഷമായി ഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഏത് വിഷയങ്ങളായാലും ശരി, അതിനെ സ്വാനുഭവത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് വിജ്ഞാനം. താഭ്യാം, ഇത് രണ്ടും കൊണ്ട് ജ്ഞാന വിജ്ഞാനാഭ്യാം തൃപ്ത സഞ്ജാത അലംപ്രത്യ ആത്മാന്തസ ജ്ഞാന വിജ്ഞാന തൃപ്ത. അതായത് ഒരുവന് ജിജ്ഞാസ, അത് മനസ്സിന്റെ ഒരു സഹജമായ സ്വഭാവമാണ്. ഏത് വിഷയങ്ങളെക്കുറിച്ചും അറിയുന്നതിനുള്ള ആഗ്രഹം മനസ്സിലെപ്പോഴും നിൽക്കും. ഈ ജിജ്ഞാസ എങ്ങനെ ശമിക്കുന്നു? ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ആ ജിജ്ഞാസ ശമിക്കുന്നു. ഇവിടെ തത്വജ്ഞാനിയെ കുറിച്ച് പറയുന്നു, തത്വജ്ഞാനിയിൽ ജിജ്ഞാസയില്ല, അറിയുന്നതിനുള്ള ഇച്ഛയില്ല. എന്തുകൊണ്ട്? അയാളുടെ ആ ഇച്ഛ അറിവുകൊണ്ട് ശമിച്ചിരിക്കുന്നു. അതാണ് ജ്ഞാന വിജ്ഞാനാഭ്യാം തൃപ്ത, ജ്ഞാന വിജ്ഞാനങ്ങളെ കൊണ്ട് തൃപ്തനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അയാൾ ഇതുവരെ ആർജിച്ച അറിവുകൾ അയാളുടെ അനുഭവ രൂപത്തിൽ വന്ന് അതുകൊണ്ട് അയാൾ തൃപ്തനായിരിക്കുന്നു. മറ്റൊന്ന്, ഇനി ആർജിക്കേണ്ട അറിവിനെ കുറിച്ചുള്ള ജിജ്ഞാസ അയാളുടെ മനസ്സിലില്ല. ഇനിയൊരു അറിവിനെ ആർജിച്ച് അത് അനുഭവപ്പെടുത്തണം എന്നൊരാഗ്രഹം മനസ്സിലില്ല. അയാൾ ജ്ഞാനം കൊണ്ട് തൃപ്തനായിരിക്കുന്നു. ആ തൃപ്തി എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ അനുഭൂതി തന്നെയാണ്. തൃപ്തി തന്നെ സ്വന്തം അനുഭൂതിയായിരിക്കുമ്പോൾ പിന്നെ തൃപ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ജ്ഞാനതൃപ്തൻ, അതാണ് തത്വജ്ഞന്റെ ലക്ഷണം. സഞ്ജാതാനം പ്രത്യഹ, ഇത് മതി എന്ന് കരുതുന്നു. ഇനി ഞാൻ അന്വേഷണം വേണ്ട, ജ്ഞാനം അയാളെ സന്തുഷ്ടനാക്കി, സംതൃപ്തനാക്കി. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞവന് വീണ്ടും ഭക്ഷണത്തിനുള്ള ആഗ്രഹം ഉണ്ടാക്കാത്തതുപോലെ സ്വസ്വരൂപജ്ഞാനത്തിൽ അയാൾ തൃപ്തനായിരിക്കുന്നു. എന്തുകൊണ്ട്? മറ്റൊരു ജ്ഞാനവും അവനെ തൃപ്തിപ്പെടുത്തത്തില്ല. സ്വരൂപജ്ഞാനം തൃപ്തിപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? അത് സ്വയം തൃപ്തിസ്വരൂപമാണ്, ആനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് ആ ജ്ഞാനത്തെ അവൻ നേടുമ്പോൾ അവന് പിന്നെ പ്രാപ്യമായ, പ്രാപിക്കേണ്ടതായ ഒരാനന്ദം അവശേഷിക്കുന്നില്ല, സന്തോഷം അവശേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തെയും ആനന്ദത്തെയും ഒന്നെന്ന് പറയുന്നത്. മറ്റേതെല്ലാം അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാലും വീണ്ടും അറിയുന്നതിന്റെ ആഗ്രഹവും അറിവുകൊണ്ട് നേടേണ്ടതായ തൃപ്തിയും ബാക്കി നിൽക്കും. ഇവിടെ അങ്ങനെയല്ല, അറിവും തൃപ്തിയും ഒന്ന് തന്നെ. അതുകൊണ്ട് അറിവിൽ അവൻ സ്വയം തൃപ്തനായിരിക്കുന്നു. തൃപ്തിക്ക് വേണ്ടി അവന് പിന്നെ ഒന്നിനെ അറിയേണ്ട ആവശ്യമില്ല. സഞ്ജാതാനം പ്രത്യ ആത്മാന്തക്കണം യസ്യ സ അലം പ്രത്യം മതി എന്നുള്ള ബോധം വന്നു. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ വിഷയത്തെക്കുറിച്ച് അറിയുമ്പോൾ അറിവൊരു സന്തോഷത്തെ കൊടുക്കുമെങ്കിലും ആ അറിവ് ആ വിഷയത്തിന്റെ അനുഭവത്തിൽ ആണ് സന്തോഷം പൂർണ്ണമാകുന്നു, ആനന്ദം പൂർണ്ണമാകുന്നു. കാരണം അവിടെ അറിവും വിഷയവും ഭിന്നമായതുകൊണ്ട് അറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം അല്ല വിഷയത്തിന്റെ അനുഭവത്തിൽ കിട്ടുന്നു. അനുഭവം കൂടുതൽ സന്തോഷത്തപ്പെടും. എന്തുകൊണ്ട്? അവിടുത്തെ അറിവ് വേറെ, അല്ലെങ്കിൽ അറിവിന്റെ തലം വേറെ, രണ്ടാമത് വരുന്ന അനുഭവത്തിന്റെ തലം വേറെ. ഇവിടെ അങ്ങനെയല്ല. ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം അറിവും അറിവിന്റെ അടുത്ത തലമായ അനുഭവത്തിന്റെ തലവും രണ്ടും ഒന്നുമല്ല. അറിവും അനുഭവം രണ്ടും വേറെ വേറെയല്ല. അറിവ് തന്നെ അവന് തൃപ്തി കൊടുക്കുന്നു, ആ തൃപ്തി തന്നെയാണ് അവന്റെ അനുഭവം. അപ്പോൾ അറിവ്, അനുഭവം, തൃപ്തി എന്നിങ്ങനെയുള്ള ത്രിപുടി ഇവിടെ ആത്മബോധത്തിലില്ല. അതുകൊണ്ട് അറിവ് അവനെ അലംപ്രത്യത്തെ ഉണ്ടാക്കുന്നു, മറി ഇനി വേണ്ട. അതുകൊണ്ടാണ് പറയുന്നത് ഏതെന്തിനെ അറിഞ്ഞാലാണോ പിന്നീടൊന്നും അറിയാൻ ശേഷിക്കാതിരിക്കുന്നത്. അതാണ് ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്. അതുകൊണ്ട് തൃപ്തനായവൻ ആണ് ജ്ഞാന വിജ്ഞാന തൃപ്താത്മ. അങ്ങനെ ഒരു തൃപ്തി അവനെ എത്തിച്ചത് അവൻ ആർജിച്ച ജ്ഞാനവും ആ ജ്ഞാനങ്ങളെല്ലാം അവന് പകർന്നു കൊടുത്ത അനുഭവമാണ്. അതാണ് ജ്ഞാന വിജ്ഞാന തൃപ്താത്മ എന്ന് പറയുന്നത്. കൂടസ്ഥു അപ്രകമ്പ്യോ ഭൂതി, അവനെ പിന്നെ അവന്റെ മനസ്സിന്റെ ജിജ്ഞാസ, ഇച്ഛ, മനസ്സിനെപ്പോഴും വിക്ഷേപത്തെ ഉണ്ടാക്കുന്ന എന്താണ്? അത് അവന്റെ ഉള്ളിൽ ഉണ്ടായി വരുന്ന ഇച്ഛയാണ്. അറിയുന്നതിന്, ആർജിക്കുന്നതിന്, അനുഭവിക്കുന്നതിനൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിലെപ്പോഴും ക്ഷോഭത്തെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് വരുന്നു? അപ്രകമ്പ്യോ ഭൂതി, അവൻ സ്വയം തൃപ്തനായിരിക്കുന്നതുകൊണ്ട് അവന്റെ മനസ്സിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നില്ല, ചിത്തവിക്ഷേപങ്ങൾ ഉണ്ടാകുന്നില്ല. പറഞ്ഞല്ലോ, അതാണ് ശാന്തി, പ്രശാന്തനായിരിക്കുന്നു. അറിവിൽ തൃപ്തനായിരിക്കുക എന്ന് പറയുന്നതാണ്. അറിവ് സ്വയം തന്നെ തൃപ്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിജിതേന്ദ്രിയശ്ച, അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? അവൻ വിജിതേന്ദ്രിയനുമായിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പോയി മനസ്സിനെ അതുമായി ബന്ധപ്പെടുത്തി, ആ വിഷയവും മനസ്സുമായിട്ടുള്ള ബന്ധം കൊണ്ട് മനസ്സിൽ പരിണമിക്കുന്ന ആനന്ദം, അന്ധകരണത്തിൽ പരിണമിക്കുന്ന ആനന്ദം, അങ്ങനെ ഒരു ആനന്ദത്തിന്റെ ആവശ്യം അവനില്ല. മറിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അറിവ് തന്നെ ആനന്ദമായിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൊന്നും ആനന്ദത്തിന് വേണ്ടി അവൻ ആവശ്യമില്ല. സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആനന്ദത്തിന്? അവന്റെ ഇച്ഛ കാരണമാണ് ഇച്ഛിക്കുന്നു. ചിലർക്ക് ഇച്ഛിക്കുന്നത് തന്നെ ആനന്ദം കൊടുക്കുന്നു, മനസ്സിൽ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു ആനന്ദമാണ്. പിന്നെ വസ്തുവിന്റെ ആർജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ആനന്ദത്തെ കൊടുക്കുന്നു. പിന്നെ ആ പ്രവർത്തനങ്ങളിലൂടെ വസ്തുവിനെ ആർജിക്കുമ്പോൾ അത് ആനന്ദത്തെ കൊടുക്കുന്നു. ആർജിച്ച വസ്തുവിനെ അനുഭവിക്കുമ്പോൾ അത് ആനന്ദത്തെ കൊടുക്കുന്നു. അനുഭവം കഴിഞ്ഞ് അനുഭവത്തെ സ്മരിക്കുമ്പോൾ അത് ആനന്ദത്തെ കൊടുക്കുന്നു. ഇങ്ങനെ പലതരത്തിലാണ് സാധാരണ ജീവന്മാരിൽ ആനന്ദം പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഇവിടെ തത്വജ്ഞനാണെങ്കിലോ, തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇച്ഛ, ആർജനം, അനുഭവം, സ്മരണം, കർമ്മം, പ്രവൃത്തി ഇതൊന്നും അല്ല ആനന്ദത്തെ കൊടുക്കുന്നു. ഇതെല്ലാം ആനന്ദത്തിനുള്ള ഉപാധികളാണ്. ഇത്തരം ഉപാധികളിലൂടെ ആനന്ദത്തെ ഇവിടെ തത്വജ്ഞൻ അനുഭവിക്കുന്നില്ല. മറിച്ച് തത്വജ്ഞന് ആനന്ദമായിരിക്കുന്ന എന്താണോ അറിവ് തന്നെയാണ്. അവിടെ അറിവും ആനന്ദവും തത്വജ്ഞനെ സംബന്ധിച്ച് രണ്ടല്ല, അറിവ് തന്നെ ആനന്ദമായിരിക്കുന്നു. അവിടെ വിവേകം തന്നെ അയാൾക്ക് ആനന്ദമായിരിക്കുന്നു. അതുകൊണ്ട് ആനന്ദത്തെ ആർജിക്കുന്നതിനുള്ള മുമ്പ് പറഞ്ഞതായ ഒരു ഉപാധികളെയും അയാൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, വിജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അയാളുടെ കരണങ്ങളെ അയാൾക്ക് ആനന്ദ സമ്പാദനത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അയാളുടെ മനസ്സിനെയോ ശരീരത്തെയോ ഇന്ദ്രിയങ്ങളെയോ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അല്ല, അഞ്ജന്മാരോ അജീവന്മാരാണെങ്കിലോ സദാസമയവും ഇതിനെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആനന്ദത്തെ നേടുന്നതിന് വേണ്ടി. തത്വജ്ഞനാണെങ്കിലോ സ്വന്തം മനസ്സിനെ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് അയാൾ നിത്യതൃപ്തനായിരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ തത്വജ്ഞന്റെ വിഷയ അനുഭവത്തിലോ നമ്മൾ കാണുന്നുണ്ടല്ലോ, തത്വജ്ഞനും ഭക്ഷണം കഴിക്കുന്നു, മധുരമുള്ള ഭക്ഷണം മധുരമായിട്ട് തന്നെ കഴിക്കുന്നു. അപ്പോൾ അവിടെ വിഷയം അനുഭവിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും രൂപരസഗന്ധ സ്പർശങ്ങളെല്ലാം അവർ അനുഭവിക്കുന്നതായി കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിഷയങ്ങളിൽ നിന്നുള്ള ആനന്ദത്തെ അവർ അനുഭവിക്കുന്നില്ലേ എന്ന് സംശയം വരെ. തത്വജ്ഞനും വിഷയാനുഭവമുണ്ട്. തത്വജ്ഞനും വിഷയാനുഭവത്തിൽ ആനന്ദാനുഭവമുണ്ട്. അജ്ഞന്റേതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തത്വജ്ഞന് മധുരമുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് കയ്പായിട്ടല്ല അനുഭവപ്പെടുന്നു. ജ്ഞാനമുണ്ടായി അതുകൊണ്ട് മധുരം കയ്പായി അനുഭവപ്പെടുത്തില്ല. കയ്പ് ജ്ഞാനിയാണ്, അതുകൊണ്ട് കയ്പും മധുരമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. അതല്ല തത്വജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാമിമാർക്ക് ചിലപ്പോൾ പാവയ്ക്ക് കറി വെച്ച് കൊടുത്താലും മധുരമായിട്ട് കഴിക്കും, കാരണം ജ്ഞാനിയാകുമ്പോൾ വേറൊന്നും ഭാവിക്കാൻ പാടില്ലല്ലോ, സമനായിരിക്കണമല്ലോ മനസ്സ്. അതുകൊണ്ട് ഉള്ളിൽ കയ്പാണെങ്കിലും പുറമേ മധുരമാണെന്ന് ഭാവിച്ച് ഭക്തന് മുമ്പിൽ കഴിക്കും, കാരണം സമചിത്തത ഭക്തന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. സാഹസപ്പെടുന്ന സ്വാമിമാരുണ്ട്, അവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ കയ്പ് കയ്പായിട്ടും മധുരം മധുരമായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്ന തത്വജ്ഞാനിക്ക് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട്? അഗ്നി ഉഷ്ണമായിട്ടും ജലം ശീതമായിട്ടും തന്നെ അനുഭവപ്പെടും, അനുഭവത്തിനൊന്നും വ്യത്യാസമില്ല. അനുഭവം അങ്ങനെയുള്ള ദ്വന്ദ്വാത്മകമായ അനുഭവത്തെ മാറ്റുന്നതല്ല ജ്ഞാനം. എന്തുകൊണ്ട്? ദ്വന്ദ്വാത്മകമായ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് ഈശ്വരന്റെ സൃഷ്ടിയാണ്. ജ്ഞാനി ഈശ്വരന്റെ സൃഷ്ടിയിലെ മാറ്റങ്ങളൊന്നും വരുത്താനല്ല. ഈശ്വര സൃഷ്ടമായ ഒരു പദാർത്ഥത്തിനെയും അതിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ ഒരു ജീവനും കഴിയത്തില്ല, ഒരു തത്വജ്ഞാനിക്കും കഴിയത്തില്ല. പദാർത്ഥ സ്വഭാവത്തെ മാറ്റുന്നതല്ല തത്വജ്ഞാനത്തിന്റെ പ്രയോജനം, അതിനൊന്നും മാറ്റം വരത്തില്ല. അതെല്ലാം ഒരു പരിധിവരെ ചില അംശങ്ങളിൽ മറ്റു ചില സിദ്ധികളോ അല്ലെങ്കിൽ ചില അഭ്യാസങ്ങളോ അതുകൊണ്ട് ചിലപ്പം കുറേയൊക്കെ മാറ്റാൻ കഴിഞ്ഞെന്നിരിക്കും. തത്വജ്ഞാനത്തിന് അതൊന്നും വിഷയമല്ല. തത്വജ്ഞാനം എന്ന് പറയുന്നത് പദാർത്ഥങ്ങളുടെ സ്വഭാവത്തെ മാറ്റുന്ന ഒന്നല്ല. പദാർത്ഥങ്ങൾ എങ്ങനെയാണോ അനുഭവവേദ്യമായിരിക്കുന്നത്, തത്വജ്ഞാനിയുടെ മനസ്സും അതിനെ അതേപടി തന്നെ സ്വീകരിക്കുന്നു, ഒരു മാറ്റവും വരുത്താതെ സ്വീകരിക്കുന്നു. ജ്ഞാനത്തിനും മധുരം, ജ്ഞാനിക്കും മധുരം മധുരമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു, കയ്പ് കയ്പായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രപഞ്ചം മറ്റേ എങ്ങനെയാണോ, കാരണം എന്തുകൊണ്ട് വിഷയങ്ങൾ ഗ്രഹിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്, മനസ്സാണ്, അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ അതിന് വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റും, മാറ്റി മറിക്കാൻ പറ്റത്തില്ല. തുകേന്ദ്രിയം സ്പർശത്തെ ഗ്രഹിക്കുന്നു, രസനേന്ദ്രിയം രസത്തെ ഗ്രഹിക്കുന്നു. തത്വജ്ഞാനം കൊണ്ട് ഇതിനൊന്നും മാറ്റം വരത്തില്ല. എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല? നേരത്തെ പറഞ്ഞാണ് കാരണം. കാരണം ഇത് ഈശ്വരീയമായ നിയമത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. തത്വജ്ഞാനം എന്ന് പറയുന്നത് അതിനെ മാറ്റുന്നതല്ല. ഈശ്വര നിയമത്തിന് എന്തെങ്കിലും ഭേദഗതി വരുത്തുന്നതല്ല തത്വജ്ഞാനം. അത് അതിനെന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ അത് ഈശ്വരൻ തന്നെ വരുത്തണം. അത് സാധാരണ സംഭവിക്കാറില്ല. എന്തുകൊണ്ട്? അത് ആ നിയമങ്ങൾ അത് അലംഘനീയങ്ങളായ നിയമങ്ങളാണ്. സൃഷ്ടിച്ചയാളും അത് ലംഘിക്കാറില്ല. സൃഷ്ടിച്ചയാൾ ലംഘിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കുറ്റകൃത്യമാവും. അങ്ങനെ ഒരു കുറ്റകൃത്യം അവിടെ സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് അഗ്നി ഒരിക്കലും ശീതമായി തീരാത്തത്. കാരണം അത് വസ്തുസ്വഭാവം ഹനിയേത, വസ്തുസ്വഭാവത്തെ വസ്തു ഹനിക്കുന്നില്ല, വസ്തുവിനെ സൃഷ്ടിച്ചാണ് ഹനിക്കുന്നില്ല. അത് അതിൻ്റെതായ നിയമമാണ്, ആ നിയമത്തിലേ നിൽക്കുന്നത്. അതുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് അങ്ങനെ തത്വജ്ഞാനിയിൽ അങ്ങനെയുള്ള യാതൊരു മാറ്റങ്ങളും സംഭവിക്കില്ല. തത്വജ്ഞാനിയുടെ അനുഭവത്തിന് യാതൊരു മാറ്റങ്ങളും സംഭവിക്കില്ല, സംഭവിക്കാൻ വഴിയില്ല. പിന്നെന്താണ് വ്യത്യാസമായി വരുന്നത്? അജ്ഞനും അജ്ഞന്റെ അനുഭവവും തത്വജ്ഞാനിയുടെ പ്രപഞ്ച അനുഭവവും തമ്മിൽ പ്രാപഞ്ചികമായ അനുഭവത്തിൽ യാതൊരു വ്യത്യാസമില്ല. തത്വജ്ഞാനി ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളെ തന്നെ ആഗ്രഹിക്കുന്നു. അജ്ഞനും ശബ്ദസ്പർശരൂപ രസങ്ങളെ ഗന്ധങ്ങളെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വരുന്ന വ്യത്യാസം എന്താണ്? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ബാഹ്യമായ അനുഭവത്തിലല്ല, മറിച്ച് ആന്തരികമായ അനുഭവത്തിലാണ്. അജ്ഞനില്ലാത്തതായ ഒരു ആന്തരികമായ അനുഭവ വിശേഷം തത്വജ്ഞനെ നിൽക്കുന്നു എന്നേ ഉള്ളൂ. അതൊരിക്കലും ബാഹ്യതലത്തിലല്ല. ബാഹ്യമായ തലത്തിലല്ല. അതുകൊണ്ട് തത്വജ്ഞാനിക്ക് കരയാം, തത്വജ്ഞാനിക്ക് ചിരിക്കാം, അതിനൊന്നും തടസ്സമില്ല. അതിനൊന്നും പ്രപഞ്ചം എങ്ങനെയാണോ തത്വജ്ഞന് മുമ്പിൽ നിൽക്കുന്നത്, തത്വജ്ഞൻ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. ആ പ്രതികരണം ബാഹ്യമായ നിലയിൽ അജ്ഞന്റെ പ്രതികരണവുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. അജ്ഞന്റെ പ്രതികരണം പോലെ. എന്തുകൊണ്ട്? അവിടെ പ്രതികരിക്കുന്നത് എന്താ? ആത്മാവല്ല പ്രതികരിക്കുന്നത്, കരണങ്ങളാണ്, മനസ്സാണ്, കരണങ്ങളാണ് പ്രതികരിക്കുന്നത്. അപ്പൊ ബാഹ്യമായ നിലയിൽ ആ പ്രതികരണത്തിൽ യാതൊരു വ്യത്യാസമില്ല. ആന്തരികമായി വ്യത്യാസമുണ്ട്. എന്താണ് ആന്തരികമായി വരുന്ന വ്യത്യാസം? ഒന്ന്, അകർണങ്ങളുടെ ശുദ്ധി. അകർണശുദ്ധി എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന വ്യത്യാസങ്ങളുണ്ട്. കാരണം തത്വജ്ഞൻ വളരെ പരിശ്രമം ചെയ്ത് കർണശുദ്ധി സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ ആ കർണശുദ്ധി കൊണ്ടുവരുന്ന വ്യത്യാസം എന്താണ്? തന്റെ സാത്വികമായ ഭാവം, തത്വജ്ഞന്റെ ഉള്ളിൽ വരുന്ന ആന്തരികമായി വരുന്ന, ബാഹ്യമായിട്ടല്ല, ആന്തരികമായി വരുന്ന സാത്വികമായ ഭാവം. ആ സാത്വികമായ ഭാവം കൊണ്ട് എന്ത് വരുന്നു? ഇവിടെ പറയുന്ന തരത്തിലായാൽ നിത്യതൃപ്തനായിരിക്കുന്നു. അപ്പോ ബാഹ്യമായി വരുന്ന തൃപ്തിയോളോ പറഞ്ഞല്ലോ, മധുരം മധുരമായിട്ട് തന്നെ അനുഭവിച്ചാൽ അതിലൊരു തൃപ്തി വരും. കയ്പിനെ കയ്പായിട്ട് തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു വെറുപ്പ് വരും. അപ്പോൾ ഈ ബാഹ്യമായി വരുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തൃപ്തിയും അതൃപ്തിയൊക്കെ എവിടെ പോകും? അതാണ് നേരത്തെ പറഞ്ഞു രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു എന്താണ് സർവത സംപ്ലുതോദക. ഇവിടെ വരുന്ന എല്ലാ തൃപ്തികളും അതിൽ അന്തർഭവിച്ചു പോകും. തത്വജ്ഞാനിയുടെ സാത്വികമായ തൃപ്തിയിൽ തുച്ഛമായി വരുന്ന ഈ തൃപ്തികളെല്ലാം അതിൽ അന്തർഭവിച്ചു പോകും. അതിൽ തൃപ്തി മാത്രമല്ല, അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ, എല്ലാ അനുഭവങ്ങളിലും അത് അന്തർഭവിച്ചു പോകും. അപ്പൊ എല്ലാ അനുഭവങ്ങളെയും അന്തർഭവിപ്പിക്കുന്നതായ വലിയൊരു അനുഭവത്തിന്റെ തലത്തിൽ തത്വജ്ഞാനി സദാ നിലനിൽക്കും. അതുകൊണ്ട് തുച്ഛമായ വിഷയജന്യമായ ക്ഷണികമായ ഈ അനുഭവങ്ങൾ തത്വജ്ഞാനിയുടെ അത് ഏതുപോലെ ഒരു മഹാസമുദ്രത്തിൽ, അത് തന്നെ മുമ്പ് ഉദാഹരണം പറഞ്ഞു, ചിതപ്രജ്ഞന്റെ ലക്ഷണം പറഞ്ഞു. ഒരു മഹാസമുദ്രത്തിലേക്ക് ഒരു ചെറിയ നദി പ്രവേശിക്കുന്നത് പോലെ, അതവിടെ അത് വ്യക്തമായി പറഞ്ഞു. മഹാസമുദ്രത്തിലേക്ക്, അപ്പൊ മഹാസമുദ്ര സ്ഥാനീയമായിരിക്കുന്നു ഇവിടെ തത്വജ്ഞാനിയുടെ പ്രശാന്തി എന്ന് പറഞ്ഞു. ആ വിജയേന്ദ്രിയത്വം, വിജിതേന്ദ്രിയത എന്നൊക്കെ പറയും. അവിടേക്ക് ക്ഷണികമായ വിഷയാനുഭവങ്ങൾ കടന്നു ചെല്ലുന്നത് ഈ സമുദ്രത്തിലേക്ക് ചെല്ലുന്ന നദിയെപ്പോലെ. അപ്പോൾ അവിടെ അത് അന്തർഭവിച്ചു പോകും, അതിനോട് ഏകീഭവിച്ചു പോകും, അതിന് അതിൻ്റെതായ വ്യക്തിത്വത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അജ്ഞന്റേതുപോലെയുള്ള വിഷയാനുഭവവും വിഷയസ്മരണയും തത്വജ്ഞാനിക്ക് വിശേഷരാനന്ദത്തെ കൊടുക്കുന്നില്ല. വിശേഷർ പ്രത്യേകിച്ചൊരാനന്ദത്തെ കൊടുക്കുന്നില്ല. അതേസമയം അജ്ഞനാണെങ്കിലോ ഈ വിശേഷിച്ചുള്ള ആനന്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അജ്ഞന്റെ ആനന്ദാനുഭവങ്ങൾ ക്ഷണികമെന്ന് പറയുന്നത്. കാരണം ജലത്തിലെ സമുദ്രജലം അത് സദാസമയവും ഗംഭീരമായിട്ട് തന്നെ നിലനിൽക്കും. അതേസമയം നദിയിലെ ജലത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. അപ്പോൾ ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അനുഭവങ്ങൾ നദീജലം പോലെയാണ്. അത് ചിലപ്പോൾ ശുഷ്കിച്ചു പോകും, ചിലപ്പോൾ കൂടുതലുണ്ടാകും. അയാളുടെ അന്ധകരണം പൊതുവെ ദ്വന്ദ്വാത്മകമായി നിൽക്കുന്നു. തത്വജ്ഞന്റെ അന്ധകരണമാണെങ്കിലോ അത് സമുദ്രസ്ഥാനീയമാണ്. അതിലേക്ക് നദി പ്രവേശിച്ചാലും നദി പ്രവേശിച്ചില്ലെങ്കിലും അത് ഏകഭാവത്തിൽ അതിന്റെ ഗംഭീരതയെ, അതിന്റെ ഗംഭീരതയെ കൈവിടാതെ നിലനിൽക്കുന്നു. അപ്പൊ ബാഹ്യമായ വിഷയങ്ങളുടെ അനുഭവം മനസ്സിൽ സദാസമയവും ഏറ്റക്കുറച്ചിലുകളുടെ അനുഭവത്തിന്റെ ഏറ്റക്കുറച്ചിലുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അജ്ഞൻ. തത്വജ്ഞാനിക്കാണെങ്കിലോ ആ വിഷയാനുഭവങ്ങൾ പ്രത്യേകിച്ചൊരു അനുഭവത്തെ പ്രദാനം ചെയ്യുന്നില്ല, അതെല്ലാം അതിൽ ഏകീഭവിച്ചു പോകും. അതിന് മറ്റൊരു ഉദാഹരണം പറയും, എന്താണോ അഗ്നിയിലേക്ക് മറ്റെന്തെങ്കിലും ചെന്നുവിടുന്ന പോലെ, അഗ്നിയിലേക്ക് ഏത് ഇന്ധനം ചെന്നുവിട്ടാലോ അതെല്ലാം അവിടെ ദഹിച്ചു പോകും. പ്രതിച്ച ചെന്ന് ചേരുന്നതിന് പ്രതിച്ചൊരു നിലനിൽപ്പില്ല. അതുപോലെ തത്വജ്ഞാനിയുടെ ആനന്ദാനുഭവത്തിൽ മറ്റ് വിഷയാനുഭവങ്ങൾ ഏകീഭവിച്ചു പോകും. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ടൊരു നിലനിൽപ്പില്ല. മറ്റു തലത്തിൽ എന്താണോ അജ്ഞനെപ്പോലെ തന്നെ തത്വജ്ഞാനി ലോകത്തെ കാണുന്നു, വിഷയങ്ങളെ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് പശ്ചാതി വിശ്വ അവിശേഷ. ലോകാനുഭവത്തിൽ ഉള്ള വ്യത്യാസമില്ല, രണ്ടുമൊന്നു പോലെ തന്നെ. അതുകൊണ്ട് ഈ വിജിതേന്ദ്രിയത്വം പോലെയുള്ള കാര്യങ്ങൾ എല്ലാതാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വിജിതേന്ദ്രിയത്വം ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിന് സംഘർഷം ഉണ്ടാക്കുന്നു. ജിതേന്ദ്രിയം അനായാസമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമില്ല. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളമോ അത് സഹജമായി വന്നിരിക്കുന്നുണ്ട്. അയാളുടെ മനസ്സിനെ സഹജമായ പ്രശാന്തതയ്ക്ക് യാതൊരു ഭംഗവും അതുണ്ടാക്കുന്നില്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈദൃശ്യുക്ത സമാഹിത അങ്ങനെയുള്ളവനാണ് ഇവിടെ നേരത്തെ പറഞ്ഞു എന്നാണ് പരമാത്മാ സമാഹിത ഇവിടെ പറയുന്നു. പിന്നെയാണ് യുക്തൻ സമാഹിതൻ എന്ന് പറയുന്നത് വിധിസ ഉച്ചിത കഥ്യത. പിന്നെ സമാഹിതൻ എന്ന് പറയുന്നു യോഗി എന്ന് പറയുന്നു. ഇവിടെ യോഗി എന്ന് പറയുന്നത് സമാധി ആണ്ടിരിക്കുന്ന ഒരാളെയല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരാളെയും പറയുന്നതിന് വിരോധമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. സയോഗി യോഗിയായിരിക്കുന്നു. എന്തുകൊണ്ട് സമലോഷ്ടാസ്മകാഞ്ചന ലോഷ്ടാസ്മ കാഞ്ചനാനി സമാനി സമലോഷ്ടാസ്മകാഞ്ചന ലോഷ്ടാസ്മകാഞ്ചനങ്ങളിൽ മൺകട്ടയിലും ലോഷ്ടം മൺകട്ടയിലും അസ്മം പാറകഷ്ണത്തിനും കാഞ്ചനം സ്വർണത്തിനും അവന്റെ മനസ്സ് സമമായിരിക്കുന്നു എന്നർത്ഥം. അവന്റെ മനസ്സ് സമമായിരിക്കുന്നു എന്ന് പറയുമ്പം തെറ്റിദ്ധരിച്ചുള്ള അയാൾക്ക് സ്വർണം കണ്ടാലും പാറകഷ്ണം കണ്ടാലും മൺകട്ട കണ്ടാലും തിരിച്ചറിയാൻ പറ്റത്തില്ല, രണ്ടും ഒരുപോലെ തോന്നിപ്പോവും. അങ്ങനെയല്ല, ഇതിനെക്കുറിച്ചുള്ള വേർതിരിച്ച് ഉള്ള അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ടാണ് സ്വാമിയുടെ കയ്യിൽ ദക്ഷിണ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വേണം വേണ്ടാത്ത രീതിയിൽ സ്വീകരിക്കുന്നു. മനസ്സിലാഗ്രഹമുണ്ട് വേണമെന്ന്, പക്ഷെ ഭക്തൻ നോക്കുമ്പോൾ സ്വാമിക്കിത് വേണ്ട. പിന്നെ ഭക്തൻ കൈപ്പിടിച്ച് നിവർത്തി കൈക്കകത്ത് വെച്ച് മടക്കിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴും സ്വാമി മനസ്സിലെ മനസ്സോടെ പോക്കറ്റിയിട. അപ്പോ എന്തുകൊണ്ട് സമലോഷ്ടാശ്മകാഞ്ചന സ്വാമിയുടെ മനസ്സിലതായിരിക്കുന്നു, ചെയ്യുന്ന പ്രവൃത്തി അതുമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം. പിന്നെ കാഞ്ചന ത്യാഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മനസ്സിലൊരു വെപ്രാളവും ആശയക്കുഴപ്പവും എല്ലാം കൂടെ വരും. അതുകൊണ്ടാണ് ഭക്തരുടെ മുമ്പിൽ അങ്ങനെയുള്ള ഭാവപ്രകടനങ്ങൾ കാണത്തേണ്ടി വരുന്നത്. ഇവിടെ പറയുന്ന അതല്ല, സമലോഷ്മ ലോഷ്ടാശ്മ കാഞ്ചന എന്ന് പറയുന്നു. ഇപ്പോ കാഞ്ചനത്തെയും ലോഷ്ടത്തെയും കാണുമ്പോൾ തിരിച്ചറിയാൻ കഴിയാതെ വരികയല്ല. തത്വജ്ഞാനി സംബന്ധിച്ച് എന്താണ് പറഞ്ഞത്? നദ്വേഷ്ഠിന കാംക്ഷതി, അയാളുടെ മനസ്സിൽ കാംക്ഷയില്ല, അയാളുടെ മനസ്സിൽ വിദ്വേഷവുമില്ല. അപ്പോ അതും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇപ്പോ ദ്രവ്യത്യാഗം അതൊരു സാധനയായിട്ട് വിധിച്ചിട്ടുള്ളതാണ്. സന്യാസിമാര് ലോഹത്തിൽ തുടരുന്നു, ഒരു സാധനയായിട്ട് പറഞ്ഞിരിക്കുന്നു. ലോഹം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് സ്വർണം. അപ്പൊ അതിനോട് അവന്റെ മനസ്സിൽ ആഗ്രഹം വരാൻ പാടില്ല. അതൊരു പ്രതീകമായി പറയുന്നു, സമ്പത്തിനോട് ആഗ്രഹം വരാൻ പാടില്ല, സമ്പത്ത് സഞ്ചയിക്കാൻ പാടില്ല, സംഭരിച്ചു വയ്ക്കാൻ പാടില്ല. ഇതെല്ലാം സന്യാസത്തിന്റെ ത്യാഗത്തിന്റെ ഭാഗമായി പണ്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അത് ശരിയാണ്. അതിനെ സ്വീകരിക്കുന്നതും സഞ്ചയിക്കുന്നതും എല്ലാം വേനയാണ്, അത് ഉപദ്രവത്തിലുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞു അത് ആർജിക്കരുത്. ആർജനം രക്ഷണം വ്യയം സമ്പത്തിന്റെ, സമ്പത്തിനെ ആർജിക്കുക, അതിനെ സംരക്ഷിക്കുക, അതിനെ ചെലവഴിക്കുക, ഇത് മൂന്നും സന്യാസിക്ക് നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പറയുക, ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കാനത് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം എന്തുകൊണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? അതെല്ലാം ചിത്തവിക്ഷേപത്തെ ഉണ്ടാകും, മനസ്സിന് വിക്ഷേപത്തെ ഉണ്ടാകും, ധ്യാനത്തിന് തടസ്സം വരുന്നില്ല. അതുകൊണ്ടാണ് കാട്ടിൽ പോയിരുന്നു, ഗുഹയിൽ പോയിരുന്നു ധ്യാനിക്കാൻ പറഞ്ഞു. അവിടെയും മൃഗങ്ങളുടെ ഭയവും കാട്ടുതീയുടെ ഭയവുമൊക്കെ ഉണ്ടാകും. എന്നാലും ഇവിടെ അങ്ങനെയല്ല, വീട്ടിനകത്തിരുന്ന് സമ്പത്തിന്റെ സമ്പത്തൊക്കെ സൂക്ഷിച്ചു വെച്ച് ചെന്ന് പറയുന്നു, പൈസ ബാങ്കിലിട്ട് പലിശ വാങ്ങി ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് അതിൻ്റെ അകത്തിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ സമാധി പെട്ടെന്ന് കിട്ടും. ആശ്രമത്തിലുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല, ജോലിയില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ സമ്പത്ത് വെച്ച് ധ്യാനിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? രാജഭയം, ചോരഭയം, അഗ്നിഭയം, പിന്നെ ശത്രുഭയം, ഇത്തരം ഭയങ്ങളെല്ലാം ഉണ്ടാകും. വരുന്നത് നഷ്ടം, പോകുന്നത് നഷ്ടം. രാജഭയം, സമ്പത്തുണ്ടായിരുന്ന രാജഭയം പണ്ട്, ഇന്ന് ടാക്സ് ഭയം, ഇന്നത്തെ ഭയം അതുണ്ടാവും. ചോരഭയം, ആരെങ്കിലും സൗകര്യം കിട്ടിയാ അത് തല്ലിക്കൊന്നിട്ട് എടുത്തുകൊണ്ട് പോകും, കൊല്ലാതെ തന്നെ ചിലപ്പോൾ പിടിച്ചു വാങ്ങും. ചോരഭയം അങ്ങനെ ഒരുപാട് പേർക്ക് പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് കാശൊക്കെ സമ്പാദിച്ച് നേരെ ഹിമാലയത്തിൽ തപസ് ചെയ്യാൻ പോയി, ഇന്നത്തെ ആധുനിക തപസ്യം, അവിടെ ഒരുപാട് പേര് ആയുസ്സറാതെ മരിച്ചുപോയി. കാരണം അവിടെ കള്ളന്മാർ അടിച്ചു വന്ന് അവരിലുണ്ടായിരുന്ന തുച്ഛമായ, ഇവിടെ അതുപോലെയല്ല, ദാരിദ്ര്യം കൂടുതലുണ്ട്. ഒരു രൂപയ്ക്ക് വേണ്ടി ഒരാളെ കൊന്നുകളെ, ഇവിടെ പിന്നെ ഒരു രൂപയുള്ള ആൾ ധനവാനല്ല, ഇവിടെയൊക്കെ ധനവാന്മാരാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോ എല്ലാം ഉപേക്ഷിച്ച് തപസ്സിന് പോയവൻ അവസാനം ഏതെങ്കിലും കള്ളന്മാരുടെ കൈകൊണ്ട് മരിക്കേണ്ട നിർഭാഗ്യപരമായൊരവസ്ഥ വരും. അപ്പൊ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊന്നും സംഭരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു സാധനമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, നമ്മളിതൊക്കെ ഇപ്പം അനുഭവിച്ചാണ് ജീവിക്കുന്നത്, ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കും? സമ്പത്തുണ്ട്, നമുക്ക് ജീവിക്കുന്നതിനെതിരെ സാഹചര്യങ്ങളൊക്കെ കൂടിയെത്തിയിരുന്നു, ഇതെല്ലാം എങ്ങനെ ഇതിനോടെല്ലാം ഇതിനു വല്ല പ്രമാണം വേണമല്ലോ. ഇതൊക്കെ ആർജിക്കുന്നതിനും സമ്പാദിക്കുന്നതിനും നിലനിർത്തുന്നതിനും എന്തായാലും പ്രമാണമില്ലാതെ ഇതൊന്നും പറ്റത്തില്ല. ഇത് പാടില്ല എന്നുള്ളതിന് പ്രമാണങ്ങൾ ധാരാളമുണ്ട്. ആർജിക്കാൻ പാടില്ല, സമ്പാദിക്കാൻ പാടില്ല, വ്യയം ചെയ്യാനും പാടില്ല എന്നും പറയുന്നുണ്ട്. സമ്പത്ത് ഉപയോഗിച്ച് യാതൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ നമ്മളെല്ലാം ഇപ്പോൾ സമ്പത്തിലാണ് ജീവിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? സാധാരണ പറഞ്ഞു വരുന്ന ഒരു പഴയ സമാധാനമുണ്ട്. എന്താണ് കരികാലം? അങ്ങനെ പറയും, അവിടെ ഇതൊക്കെ നടക്കും. അതും പറയണമല്ലോ. ഉള്ള കാര്യം പറഞ്ഞത് എടുത്ത് പറയുന്നത് എന്താണ്? പഴയ കാലങ്ങളിലൊക്കെ സന്യാസിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു ജോലിയുള്ളു, ത്യാഗം, എല്ലാം ഉപേക്ഷിക്കുക. ഇന്നിപ്പോ സന്യാസിയുടെ യോഗം എന്ന് പറയുന്നത് എന്താണ്? ആർജനം, സമ്പാദിക്കുക. കാലം മാറി, ധർമ്മത്തിന് വ്യത്യാസമാണ്. എന്തുകൊണ്ടങ്ങനെ വ്യത്യാസം വരുന്നു? പറയുന്നു, കാലത്തിന്റെ മാറ്റം. ഇന്നത്തെ കാലത്ത് സമൂഹം അങ്ങനെ മാറിപ്പോയി. അന്ന് പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയി. അന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാതെ വരുന്നു. ഇന്നും ഈ സമ്പത്ത് കൈകാര്യം ചെയ്യാതെ ജീവിക്കുന്ന സന്യാസിമാരുണ്ട്. ചില സന്യാസിമാരുണ്ട്, ഒരു പൈസയും കൈകൊണ്ട് തൊടത്തില്ല. പക്ഷെ ഇടപാടുകളെല്ലാം ചെക്കിലൂടെ തന്നെയേ ഉള്ളൂ, ഡി ചെക്ക്, പൈസ കൈകൊണ്ട് തൊടത്തില്ല. അപ്പോൾ പഴയ കാര്യങ്ങൾ അതുപോലെ തന്നെ പാലിക്കുന്ന ആളാണ്. പേപ്പറിലല്ലേ തൊടുന്നുള്ളൂ, ലോഹത്തിൽ തൊടുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെ ചിലർ ഈ ഒരു വൈതരണിയെ അവർ രക്ഷപ്പെടുന്നതിന് ചിലർ അങ്ങനെ ചില മാർഗങ്ങളുണ്ട്. ചിലരങ്ങനെയല്ല, അതും ചെയ്യുന്നില്ല. അങ്ങനെ ചിലരെ കണ്ടിട്ടുണ്ട്, പൈസയും തൊടുന്നില്ല, അക്കൗണ്ടുമില്ല ബാങ്കിൽ, എന്നാലും ഒരു കാര്യങ്ങളെല്ലാം നടത്തുന്നു. എങ്ങനെയാണ്? അത് കൂടെ ആൾക്കാർ കാണും, അവർ ചെയ്യുന്നില്ല, അവർക്ക് വേണ്ടി അവർ ചെയ്യും, അവരൊന്നും ചെയ്യുന്നില്ല. അവർക്ക് ചെക്കിൽ ഒപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അതിനെല്ലാം വിശ്വസ്തരായ ആൾക്കാർ കൂടെയുണ്ട്, പൈസ ഇടപാടില്ല. എന്നുവെച്ചാൽ എങ്ങനെയാലും അത് ചെയ്യേണ്ടി വരുന്നു, കാലത്തിന്റെ മാറ്റമാണ്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ചെയ്യും? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹമല്ല, ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിന് വന്നു. ഇന്നത്തെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സമ്പത്ത് കൈകാര്യം ചെയ്യാതെ ഒരാൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. സന്യാസിയായിരിച്ച് പിന്നെ സമലോഷ്ടാശ്മ കാഞ്ചനം എന്ന് പറയുന്നതിന് ആ സമത്വം മനസ്സിൽ സൂക്ഷിക്കാനേ പറ്റൂ, വ്യവഹാരത്തിൽ പറ്റത്തില്ല. ഒരു കാലത്തിലത് കഴിയുമായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കും. കാരണം പരിവ്രജനവും മറ്റും സാധ്യമായിരുന്ന കാലഘട്ടത്തിൽ, ഇന്ന് പരിവ്രജനവും മറ്റും അതിന്റെ അക്ഷരാർത്ഥത്തിൽ അസാധ്യമായി. ഇന്നത്തെ സമൂഹം മാറിപ്പോയി. അങ്ങനെ മാറിയ പരിസ്ഥിതിയിൽ സമ്പത്തെല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരും. ഇവിടെ പറഞ്ഞല്ലോ സമം, ആ സമം മാത്രമേ ശേഷിക്കൂ. ലോഷ്ടാശ്മകാഞ്ചനങ്ങളെല്ലാം കാണും, പക്ഷെ അതിന് മുമ്പ് പറഞ്ഞതായ സമം അത് മാത്രമേ ഒരാൾക്ക് സൂക്ഷിക്കാൻ പറ്റൂ. മനസ്സുകൊണ്ട് ഇതിനോട് സമഭാവന പുലർത്തുക, അതേ പറ്റും. ഇതിനോട് ഒന്നും ആഗ്രഹങ്ങൾ വയ്ക്കാതിരിക്കുക, അതിൽ കവിഞ്ഞ് ഇതിനെ സംബന്ധിച്ച് പഴയകാലത്തെ ആചാരം എന്നുള്ള നിലയ്ക്ക് തുടർന്നിരുന്ന കാര്യങ്ങൾ ഇന്നും അതിനൊരു ആചാരം എന്നുള്ള നിലയ്ക്ക് തുടരാൻ പറ്റത്തില്ല. പഴയകാലത്തും ഇത് ലോകത്തിൽ സ്പർശിക്കരുതെന്ന് പറഞ്ഞൊരു ആചാരമായിട്ടാണ്, പക്ഷെ അന്ന് ലോകത്തിൽ സ്പർശിക്കാതെ ഒരാൾക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ ആചാരങ്ങൾ കാലം കൊണ്ട് മാറുന്നു, അതുകൊണ്ട് ഇന്ന് ഇതിനെയൊക്കെ അംഗീകരിച്ചേ പോകാൻ പറ്റും. ഇതൊക്കെ ഇതിന് സ്പർശിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്പർശിച്ചില്ലെങ്കിൽ ഇത് സ്പർശിക്കാൻ വേണ്ടി നമുക്ക് കൂടെ ആൾ നിർത്തേണ്ടി വരും. അപ്പൊ അതിനും നല്ലത് സ്വയം സ്പർശിക്കുന്ന, എന്തുകൊണ്ടത് കാലത്തിന്റെ മാറ്റമാണ്. അതുകൊണ്ട് പഴയ കാലം മാറിയതുകൊണ്ട് പല ആചാരങ്ങളും അപ്രായോഗികമായി തീർന്നു. അതിലൊന്നാണ് ഈ പറയുന്നതായ ഇത്. ഒരുപാട് കാര്യങ്ങളിൽ അത് പ്രായോഗികമായി പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള, അപ്പൊ അത് സാധ്യമല്ല ഇന്നത്തെ കാലത്ത്. പഴയകാലത്ത് സന്യാസിമാര് സഞ്ചരിച്ചിരുന്നു. അപ്പൊ സഞ്ചരിച്ചിരിക്കുന്നവർക്ക് ഒന്നും സംഭരിച്ചു വയ്ക്കേണ്ട കാര്യമില്ല, ഒന്നും സംഭരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ഭിക്ഷയെ മാത്രം ആശ്രയിച്ച് അവർക്ക് ജീവിക്കാം, ഒന്നും സമ്പത്തിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇന്ന് സഞ്ചരിക്കാൻ തന്നെ അനുവാദമില്ല. നമ്മുടെ സമൂഹമോ നമ്മുടെ നിയമങ്ങളോ അതിനോട് ഒരാളെ അനുവദിക്കരുത്. പിന്നെ ആ ഒരു സ്വാതന്ത്ര്യം കൂടി, ഭൗതികമായ സ്വാതന്ത്ര്യം കൂടി സന്യാസിയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കും. സമൂഹം അത് അനുവദിക്കുന്നില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് ഇതെല്ലാം സ്വീകരിക്കേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ സ്വീകരിക്കുമ്പോ പിന്നെ ഇതിനോട് ആഗ്രഹം ജനിക്കാതിരിക്കുക, അത് സൂക്ഷിക്കുക. ഇത് ആർജിക്കുമ്പോൾ ഇതിനോട് ആഗ്രഹം വരും, കൂടുതൽ ആർജിക്കണമെന്ന് തോന്നും. അപ്പൊ അത് വരാതെ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റും. ഇങ്ങനെ ആർജിക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. മറ്റൊന്ന് സമ്പത്തും മറ്റും വന്നു ചേരുന്നത് അത് പിന്നെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വാർജനം, സംരക്ഷണം, വ്യയം, ഇത് പഴയകാലത്ത് ഗൃഹസ്ഥ ധർമ്മമായിട്ടാണ് പറഞ്ഞത്. സന്യാസിയുടെ ധർമ്മമല്ല. പക്ഷെ ഇന്നത് സന്യാസിയുടെയും ധർമ്മമായി മാറി, കാലം അങ്ങനെ മാറ്റിയിരിക്കും. അപ്പൊ പിന്നെ ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? നിസ്വാർത്ഥമായി ചെയ്യുക, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുക. അത് അക്ഷരാർത്ഥത്തിൽ പഴയ ആചാരത്തെ മുറുകെ പിടിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നൊരു വാഴ്വേരയാണ്. അത് ഇന്ന് മാറിയ പരിസ്ഥിതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സമനോഷ്ടാസ്മകാഞ്ചനം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ സമത്വം, മനസ്സിന് അതിനോട് സമഭാവന ചെയ്യുക, അതിനോട് ദുരാഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കുക, സമ്പത്തിനെ മോഹിക്കാതിരിക്കുക. അത് വന്നുചേരുന്ന സമ്പത്തിനെ മനുഷ്യന്റെ നന്മയ്ക്ക് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളാണെന്ന് ചെയ്യാൻ പറ്റുന്നത്. യോഗി ലോഷ്ടാസ്മകാഞ്ചനാനി സമാനിയസ്യസ സമലോഷ്ടാസ്മകാഞ്ചന, അവനാണ് സമലോഷ്ടാസ്മകാഞ്ചനൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്ന യോഗി പ്രപഞ്ചത്തെ എല്ലാ ഘടകങ്ങളെയും അതിജീവിച്ച് നിൽക്കുന്നവനാണ്, ഒന്നിനും വശപ്പെട്ടു പോകുന്നവനല്ല. പറഞ്ഞല്ലോ താൻ തന്നെ തന്നെ ജയിച്ചു കഴിഞ്ഞു. അപ്പൊ തന്നിൽ വന്നു ചേരുന്ന ലൗകികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ, സാധാരണ ജീവന്മാരെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങൾ, ഇവയെല്ലാം അതിനെ വളരെ സമബുദ്ധിയോടുകൂടി തന്നെ യോഗി കൈകാര്യം ചെയ്യുന്നു. അതൊന്നിനെയും തന്റെ സ്വാർത്ഥത്തിന് വേണ്ടി ഒന്ന് ഉപയോഗിക്കുന്നില്ല. അതാണ് ഇവിടെ മുഖ്യം. മറ്റുള്ളവൻ ഇതെല്ലാം തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. യോഗിയാണെങ്കിലോ ഇതെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അത് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആര് തന്നാലും ഒന്നും വാങ്ങാതിരിക്കേണ്ട, സന്തോഷമായിട്ട് വാങ്ങിക്കും. പുറമേ നമ്മളൊന്ന് പ്രകടിപ്പിക്കുന്നു, ത്യാഗിയാണെന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് വാങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്, ഇതിന്റെ വിനിയോഗം വേറെ തരത്തിലുണ്ട് എന്ന് കരുതി നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കും. അതിനു വേണ്ടിയിട്ട് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലത്ത് ജ്ഞാന വിജ്ഞാന തൃപ്താത്മ രണ്ടും തരത്തിലാണ് അതിന്റെ അർത്ഥം. ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും തൃപ്തനായവനും ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും തൃപ്തനായവനും. പക്ഷെ ജ്ഞാനമെന്നും വിജ്ഞാനമെന്ന് പറയുന്ന ഉപാധികളിലൂടെ തൃപ്തിയെ നേടിയവൻ, അതിൽ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ആർജിച്ച അതൃപ്തി നേടിയവൻ, അങ്ങനെയുള്ള അന്ധക്കരണത്തോടുകൂടിയവൻ കൂടസ്ഥൻ, ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളൊന്നും ഇളക്കാത്തവൻ, വിജിതേന്ദ്രിയൻ, പ്രലോഭനങ്ങൾക്കും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാത്തവൻ, സമലോഷ്ടാസ്മകാഞ്ചന ലോഷ്ടം ആസ്മ കാഞ്ചനം, ഇതിലെല്ലാം സമബുദ്ധിയുള്ളവൻ, ഇതിനൊന്നും സ്വാർത്ഥതയില്ലാത്തവൻ, ദുരാഗ്രഹങ്ങളില്ലാത്തവൻ, അങ്ങനെയുള്ള യുക്തൻ, യുക്തനെ യോഗി യുക്തിച്ചത്, അവനാണ് യോഗി. ആ യോഗിയുടെ വിശിഷ്ടമായ ലക്ഷണം എന്താണ്? അതാണ് അടുത്ത് പറയുന്നത്. പിഞ്ച ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ യുക്ത ഇത്യുച്യതെ യോഗി സമനോഷ്ടാസ്മകാഞ്ചന സുഹൃം മിത്രായുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപിച ഭാവേഷു സമബുദ്ധിർവിശിഷ്യതി. ഇഞ്ച മാത്രമല്ല സുഹൃത് ഇത്യാദി ശ്ലോകാർത്ഥം ഏകം പദം. സുഹൃദിതി പ്രത്യുപകാരം അനപേക്ഷ ഉപകർത്ത മിത്രം സ്നേഹവാൻ സുഹൃത്ത് മിത്രം രണ്ടെണ്ണം പറഞ്ഞു. സാധാരണ നമ്മൾ അങ്ങനെ പര്യായമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പദം ആവർത്തിച്ചതുകൊണ്ട് എന്തെങ്കിലും അർത്ഥവ്യത്യാസം കാണും. അങ്ങനെ ഒരു അർത്ഥവ്യത്യാസത്തെ ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ്. പലരും അത് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? പ്രത്യുപകാരത്തെ പ്രതീക്ഷിക്കാതെ ഉപകരിക്കുന്നവനാണ് സുഹൃത്ത്. മിത്രം എന്ന് പറഞ്ഞാലോ സ്നേഹവാൻ, സ്നേഹബന്ധമുണ്ട് പ്രത്യേകിച്ച്. അത് കവിഞ്ഞൊന്നുമില്ല. വഴി കാണുന്ന ഒരാളോട് നമുക്ക് സ്നേഹബന്ധം ഉണ്ടാകും. അയാൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകരിക്കണമെന്നില്ല, മറ്റേ അങ്ങനെയല്ല, ഉപകരിക്കുന്നു, അങ്ങോട്ട് പോയി സഹായിക്കും, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ സുഹൃത്തെന്ന് പറയാം, മിത്രം. അതായത് സ്നേഹത്തിന് ഇങ്ങനെ രണ്ട് ഭാവമുണ്ട് എന്ന് കാണിക്കുന്നു. ചില സ്ഥലത്ത് സ്നേഹമുള്ളിടത്ത് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് പോയി ആവശ്യപ്പെടാതെ സഹായങ്ങൾ ചെയ്യുന്നു. ചിലയിടത്ത് അങ്ങനെയല്ല, സലാം പറഞ്ഞ് പിരിയുന്നു. ഇങ്ങനെ പലതരത്തിലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവൻ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്ന രണ്ടു തരത്തിലുള്ള സ്നേഹം, ആ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു. അങ്ങനെ പലതരത്തിലും ഉണ്ടാകും. നാരി ശത്രു, അതുപോലെ തന്നെ ശത്രുക്കൾ നിൽക്കുന്നു, എപ്പോഴും കാണും. മിത്രവും ശത്രുവും അത് ആർക്കും ഒഴിഞ്ഞു പോകത്തില്ല, തത്വജ്ഞാനിക്കും ഒഴിഞ്ഞു പോകത്തില്ല. പലരും ചോദിക്കും, ജ്ഞാനിക്ക് ആരോട് ശത്രു ചെയ്ത പിന്നെ എങ്ങനെയാണ് ജ്ഞാനിക്ക് ശത്രു വരുന്നത് എന്ന് ചോദിക്കും. ആരോടും മനസ്സുകൊണ്ട് ശത്രുത വരാത്ത ആളിന് ശത്രു. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ നിലയിൽ നിന്നുകൊണ്ടല്ല, ശത്രുവിന്റെയും മിത്രത്തിന്റെയും നിലയിൽ നിന്നുകൊണ്ടാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ജ്ഞാനിക്ക് ശത്രുവില്ല എന്ന് പറയുന്ന സത്യമാണ്. പുറത്ത് ബാഹ്യലോകത്തിൽ ശത്രുവും മിത്രവും നിപ്പുണ്ട്. അവരെ ഉദ്ദേശിച്ച് പറയുകയാണ്, ഉദാസീനഹ ന കസ്യചിത് പക്ഷം ഭജതേ മധ്യസ്ഥോ യോ വിരുദ്ധയോ ഉഭയോ ഹിതേഷി ദേഷ്യ ആത്മനാപ്രിയ ബന്ധു സംബന്ധിത്യേഷ സാദൃശ ശാസ്ത്ര അനുവർത്തിഷു അഭിജ പാപേഷു പ്രതിഷിദ്ധകാരിഷു സർവേഷു വേദേഷു സമബുദ്ധി കഹ കിം കർമ്മ ഇതി അവ്യാപൃത ബുദ്ധിരിത്യർത്ഥ. ഇതാണ് തത്വജ്ഞാനിയുടെ ഏറ്റവും ഉയർന്നു ഒരു നില. അജ്ഞൻ ഒരിക്കലും പിടികിട്ടാത്ത ഒരു നിലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിന് വലിയ കാര്യമില്ല, നിസ്സാര കാര്യമില്ല. ശത്രുവിലും ഉദാസീനനായിരിക്കുന്നു, മിത്രത്തിലും ശത്രുവിലും ഉദാസീനമായൊരു നിലപാട്. ആ ഉദാസീനത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചു പറയുന്നു. തത്വജ്ഞന്റെ ആ ഉദാസീനത എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നവർക്ക് സംശയമില്ല. അങ്ങനെ ഉദാസീനരായിരുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ഭഗവാനത്തിന് അസുരന്മാരെ കൊന്നു, എന്തിനു ഭക്തന്മാരെ അനുഗ്രഹിച്ചു? ഇവിടെ പറയുന്ന ഉദാസീനനായിരിക്കുന്നു, നക്കസിജിത് പക്ഷം ഭജതേ, ആരുടെ പക്ഷവും പിടിക്കുന്നില്ല. മധ്യസ്ഥോ മധ്യസ്ഥനായിരിക്കുന്നു, യോ വിരുദ്ധയോർ ഉഭയോഹോ വിദേശി. അതാണ് അതിന്റെ താല്പര്യം. മധ്യസ്ഥൻ അല്ലെങ്കിൽ ഉദാസീനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥത്തിൽ ധരിച്ചു കളയരുത്. ഇവിടെ എന്താണ് ഇവിടെ തത്വജ്ഞാനി? ഉഭയോഹോ ഹിതേഷി, രണ്ടുപേരുടെയും ഹിതത്തെ ഇച്ഛിക്കുന്നവനാണ് ആണ് തത്വജ്ഞ. ശത്രുവായാലും ശരി, അവന്റെ നന്മ ആഗ്രഹിക്കുന്നു, നന്നായി വരട്ടെ തന്റെ ശത്രുക്കളും എന്ന് ചിന്തിക്കുന്നു. അതാണ് ഹിതേഷിക്കുന്നു. ഉദാസീനൻ അതാണ് അർത്ഥം. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അങ്ങോട്ട് നോക്കാതിരിക്കുന്നു, അത് ശ്രദ്ധിക്കാതിരിക്കുന്നവൻ, അതിനോട് താല്പര്യമില്ലാതിരിക്കുന്നവൻ, അത് തന്റെ വിഷയമല്ലാതിരിക്കുന്നവൻ, അതിൽ നിന്നും മാറി നിൽക്കുന്നവൻ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ. അതല്ല, ഇവിടെ ഹിതേഷിയാണ്. മധ്യസ്ഥനായിരിക്കുന്നു, ഉദാസീനനായിരിക്കുന്നു, അതേസമയം ശത്രുവിന്റെയും മിത്രത്തിന്റെയും ഹിതത്തെ ഒരുപോലെ ഇച്ഛിക്കുന്നു. രണ്ടുപേർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ ശത്രുവിന് അപകാരങ്ങളൊന്നും ചെയ്യുന്നു, ശത്രുവിന് ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു സംശയം വരും. അപ്പോൾ ചിലപ്പോൾ ശത്രുവിനെ ഹിംസിക്കുന്നതായി കാണുന്നുണ്ട്, മിത്രത്തെ അടുത്ത് വിളിച്ച് തലോടും, ശത്രുവിനെയാണെങ്കിലോ ഹിംസിക്കും. ഭഗവാൻ അതിനെ ചെയ്യുന്നു. ഉദ്ധരവിയും മറ്റും അടുത്ത് വിളിച്ച് അവരെ സ്നേഹിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു. ആ സമയം കംസനെയും മറ്റു കൊല്ലുന്നു. അപ്പൊ എങ്ങനെ പറയുന്നത്? അത്തരം പ്രവൃത്തി അത് ഭഗവാന് മാത്രമേ സാധ്യമാവൂ, നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. അത് ഓർക്കണം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? രണ്ടിടത്തും ഹിതേഷണ കൊല്ലുന്നിടത്തും അവന്റെ ഹിതത്തെ തന്നെയാണ് ചെയ്യുന്നത്. അവന്റെ ഹിതത്തിന് വേണ്ടി കൊല്ലലല്ലാതെ മറ്റൊരു ഉപായം തന്റെ മുമ്പിലില്ല. അതിനാണ് യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം അല്ലാതെ മറ്റൊരു ഉപായം മുമ്പിലില്ലാതെ വരുമ്പോൾ ആ യുദ്ധം നിർവഹിക്കുന്നതും ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന എന്താണ്? എപ്പോഴും അത് നാശത്തിനുള്ളതാണ് എന്നാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലോകഹിതത്തിന് ചിലപ്പോൾ സംഹാരം ആവശ്യമായിട്ട് വരും. കാരണം അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ പ്രപഞ്ച ലീലയുടെ ഒരു ഭാഗമാണ് സൃഷ്ടി. സൃഷ്ടിക്ക് എങ്ങനെയാണോ ഒരു സ്ഥാനമുള്ളത്, അതേ സ്ഥാനം സ്ഥിതിക്കുന്നു, അതേ സ്ഥാനം സംഹാരത്തിനുണ്ട്. ഭഗവാന്റെ നിലയിൽ നിന്ന് നോക്കുന്നു. ഇത് മൂന്നും എന്താണ്? ഒരേ ലീലയുടെ ഭാഗമാണ്. അത് ഏറ്റക്കുറച്ചിലല്ല. ഒന്ന് നല്ലത്, സൃഷ്ടി നല്ലതാണ്, അല്ലെങ്കിൽ സ്ഥിതി നല്ലതാണ്, സംഹാരം മോശമാണ്, അങ്ങനെയല്ല. അപ്പൊ ഭഗവാൻ ഹിതേഷിയായിരിക്കുന്നത് കൊണ്ട് ഒരു ജീവന്റെ ഹിതേഷിയായി ചിലപ്പോൾ ചെയ്യുന്ന സംഹാരമായി. അതുകൊണ്ട് ചില അസുരന്മാരെ കൊല്ലേണ്ടി വന്നാലും തന്റെ മധ്യസ്ഥ ഭാവത്തിന്, ഉദാസീന ഭാവത്തിന് അത് ഭംഗം വരുത്തുന്നുണ്ട്. എത്ര മഹാഭാരത യുദ്ധം ഉണ്ടായാലും ശരി, കൊന്നാലും കൊല്ലിച്ചാൽ അതൊന്നും തന്റെ ഹിതേഷിത്വം, ജീവ ഹിതേഷിത്വം ആ ഭാവത്തിന് മംഗലേപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ മനുഷ്യന്റെ യുദ്ധത്തെ അതിനെ നമ്മൾ എതിർക്കും. സമാധാനം വേണമെന്ന് പറയും. മനുഷ്യന്റെ യുദ്ധം പാടില്ല എന്ന് നമുക്ക് പറയാം, മനുഷ്യൻ ചെയ്യുന്ന യുദ്ധം. പക്ഷെ ഭഗവാന്റെ യുദ്ധം അതിന് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അതാണ് ഗീത. ഗീതായുദ്ധം എന്ന് പറയുന്നതാണ്. അത് ഭഗവാന്റെ യുദ്ധമാണ്, അത് ഭഗവാന്റെ സംഹാരമാണ്. നമ്മൾ ആ സംഹാരത്തെ അതിന്റെ രൂപത്തിൽ നമ്മൾ കാണും വിശ്വരൂപ ദർശന യോഗത്തിൽ. അപ്പൊ അതിനെ നമുക്ക് വിമർശിക്കാൻ ഉള്ള ശേഷി എന്തുകൊണ്ട്? അതിനെ കുറിച്ച് അറിവില്ല. അറിവില്ലാത്ത ഒരു കാര്യം നമ്മൾ അങ്ങനെ വിമർശിക്കും? അറിയുന്നതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റും. അപ്പൊ ഈശ്വരന്റെ യുദ്ധത്തെക്കുറിച്ച് നമുക്കറിവില്ല. സംഹാര ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരും. അർജുനന് ദിവ്യമായ ചക്ഷുസ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ബോധം ഉണ്ടായിക്കൊള്ളു. എന്നിട്ടും അർജുനൻ അത് അറിയാനുള്ള ശക്തിയില്ലാതെ വന്നപ്പോൾ പറഞ്ഞു, എനിക്കിനി അറിയില്ല, ഇത്രയും അറിഞ്ഞത് മതി എന്ന് അർജുനൻ നിലവിളിച്ചപ്പോൾ ശരിയെന്നാ അത് കട്ട് ചെയ്തു. അപ്പോൾ അത് നമുക്കൊരിക്കലും അറിയാൻ പറ്റുക കാര്യമില്ല. ദിവ്യ ചക്ഷുസ് കൊണ്ട് മാത്രമേ ഒരു ജീവന് ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വിമർശിക്കാനേ അവകാശം. പക്ഷെ അവിടെയും നമ്മൾ കാണുന്ന എന്താണ്? ഹിതേഷിത്വം ഭഗവാൻ. ഐശ്വരന്റെ ഹിതേഷിത്വം ഉണ്ട്. അതാണ് പറയുന്നത് മധ്യസ്ഥനായിരിക്കുന്നു, ഉദാസീനനായിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അങ്ങനെ മനസ്സിലാകും. തത്വജ്ഞനും അതുപോലെ ഇരിക്കുന്നു, ഉദാസീനനായിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ശത്രുമിത്രങ്ങളിൽ അടുത്ത് പറയുന്നത് ദേശീയ ആത്മനാപ്രിയ ബന്ധു സംബന്ധിത്യേതേഷു. ദേഷ്യം, ദേഷ്യപ്പെടേണ്ടവരുണ്ട്, അപ്രിയങ്ങളായ ചെയ്യുന്നു, തനിക്ക് അപ്രിയമായി ചെയ്യുന്നു. ഒരു തത്വജ്ഞാനിക്ക് ഗുരുവിന് അപ്രിയമായി ചെയ്യുക എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അത് ചെയ്യുന്നവന്റെ അപ്രിയമാണ്. ഗുരുവിനപ്രിയമായ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഗുരുവിനപ്രിയമല്ല ചെയ്യുന്നത്, തനിക്കപ്രിയമായിട്ടുള്ള ചെയ്യുന്നു. അത് ചെയ്യുന്നവനപ്രിയമായി ഭവിക്കും എന്ന് കണ്ടിട്ടാണ് ഗുരു അവനെ ശാസിക്കുന്നത്, ശിക്ഷിക്കുന്നത്. അല്ല, ഗുരുവിനപ്രിയമായിട്ടല്ല. ഗുരു പ്രിയ അപ്രിയങ്ങൾക്ക് അതീതനാണ്. പക്ഷെ ചെയ്യുന്നവനത് അപ്രിയത്തെ ഉണ്ടാക്കാം, ഫലത്തിൽ അപ്രിയമായിട്ട് വരാം. അവിടെ എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നതുകൊണ്ട് ഗുരു ഉദാസീനനല്ല എന്ന് കരുതരുത്. ബന്ധു സംബന്ധി, സംബന്ധികളിലും അതുപോലെ, ബന്ധുക്കളിലും സംബന്ധികളും. സംബന്ധി എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തബന്ധമുള്ളവർ. തത്വജ്ഞാനിയുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നവർ, അങ്ങനെ ബന്ധം വരുന്നവർ, ശാരീരികമായ ബന്ധം വരുന്നവർ, ലൗകിക ബന്ധം വരുന്നവർ, അങ്ങനെ വരുന്നവരിലും എന്ത് വരുന്നു? എങ്ങനെയാണോ തന്നെ അപ്രിയം ചെയ്യുന്നവർ, അവന് ഹിതേഷിയായിരിക്കുന്നത് അവരുടെ ബന്ധുക്കളിൽ ഹിതേഷിയായി തന്നെ ഇരിക്കുന്നു. അവിടെയും ശത്രുതയും മമതയും ഇല്ല. അതാണ് സംബന്ധിത്യതേഷു. ഇനി സാധുഷു, ശാസ്ത്രാനുവർത്തിഷു, സദാചാരികളായി ശാസ്ത്രീയമായ ധർമ്മങ്ങളെയൊക്കെ പരിപാലിച്ച് ജീവിക്കുന്നവർ, അവരോടും അവിച്ച പാപേഷു പ്രതിഷിദ്ധകാരിഷു എന്നതാണ്. രണ്ടുപേരെയും അടുത്തു തന്നെ നിർത്തുന്നു തത്വജ്ഞാൻ. അങ്ങനെ പാപിയായിട്ടുള്ളവനെയും ദുഷ്ടനെയും, അതേസമയം സദ്വർത്തനെയും. അതാണ് പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഞാൻ യോഗ്യനാണ്, എന്നോട് ഗുരു താല്പര്യം കാണിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം, കാരണം യോഗ്യനായ ഒരാൾ, സാധന ചതുഷ്ടയ സമ്പന്നനാണ്, ത്യാഗിയാണ്, സന്യാസിയാണ്, അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണ്, ജിജ്ഞാസുവാണ്, ഭക്തനാണ്, അല്ലപ്പോരെങ്കിലും യോഗവും കയ്യിലുണ്ട്. ഇത്രയൊക്കെ യോഗ്യതകളുള്ള എന്നോട് പ്രീതി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ പരമദുഷ്ടനാണ്, ദുഷ്ടയാണ്, അവളോടുകൂടെ ഇതേ പ്രീതി കാണിക്കുന്നത് അവളെയും സംരക്ഷിക്കുന്നു, അവനെ സംരക്ഷിക്കുന്നു, അവനും വേണ്ടതെല്ലാം ചെയ്യുന്നു. പുണ്യവാനായിരിക്കുന്ന എന്നോട് കാണിക്കുന്ന അതേ മനോഭാവം ആ പാപിയോടും കാണിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഗുരു രാഷ്ട്രീയം കളിക്കുകയാണെന്ന് സംശയിച്ചു എങ്കിൽ രാഷ്ട്രീയക്കാരതുപോലെയാണ്, എല്ലാവരും കൂടെ നിന്ന് പറയുന്നുവല്ല പ്രതിഷിദ്ധകാരിച്ചു പാപം. പ്രതിഷിദ്ധകാരി എന്ന് വെച്ചാൽ ബോധപൂർവം പാപം ചെയ്യുന്നവൻ, മഹാപാപി. അവനും ആശ്രയം കൊടുക്കുന്നു, അവന്റെയും ഹിതത്തെ ഇച്ഛിക്കുന്നു. കാരണം അവനൊരാശ്രയം വേണമല്ലോ. അവനും അവനൊരു പക്ഷേ അംഗീകരിച്ചില്ലെങ്കിൽ, അവൻ അംഗീകരിച്ചില്ലെങ്കിലും അവൻ നിന്ദിച്ചാൽ അവനും ആശ്രയം കൊടുക്കും, അവന്റെയും ഹിതത്തെ ഇച്ഛിച്ചുകൊണ്ട് അവനും വേണ്ട നന്മകളെല്ലാം ചെയ്തു. അത് ഈ പുണ്യവാന്മാർക്ക് മനസ്സിലാകത്തില്ല. സദ്വൃത്തന്മാരെന്ന് സ്വയം കരുതുന്നവർക്ക് ഈ തത്വജ്ഞന്റെ ഈ ഒരു വശം പിടികിട്ടത്തില്ല. അവര് ചിന്തിക്കും ഈ ദുഷ്ടന്മാരെല്ലാം എന്തിനു സഹായിക്കുന്നു, ഇവരെ എന്തിനു നിർത്തുന്നു, ഇവരെ എന്തിനാ ആശ്രമത്തിൽ നിർത്തി ഭക്ഷണം കൊടുക്കുന്നു, ഇവരെയൊക്കെ ഓടിക്കേണ്ടത്. പണ്ടൊരു ആശ്രമത്തിലൊരു മഹാത്മാവിനെ കൊല്ലാനായിട്ട് വരുത്തുന്നു. ചെന്നു കഴിഞ്ഞപ്പോ മഹാത്മാവ് വിളിച്ചിട്ട് പറഞ്ഞു, ശരി അവനിവിടെ ആശ്രമത്തിൽ തന്നെ നിൽക്കട്ടെ, കാരണം എന്തായാലും ഇവന് കൊല്ലുന്നതിനുള്ള വാസനയുണ്ട്. പുറത്തിറങ്ങിയവൻ പലരെ കൊല്ലുന്നതിലും ഇവിടെ നിന്ന് എന്നെ ഒരുത്തനെ കൊന്നോട്ടെ എന്ന് പറഞ്ഞു. അവൻ കൊല്ലുന്നതിനുള്ള വാസനയുള്ളതുകൊണ്ട് അവൻ ആരെങ്കിലും കൊന്നേ പറ്റൂ, അവന് മഹാത്മാവെന്നോ അല്ലാത്ത ആളെന്നൊന്നും തിരിച്ചറിയത്തില്ല, അത്രയും പ്രാകൃതനാണ്. പുറത്തിറങ്ങി പലരെ കൊല്ലുന്നതിനും പക്ഷം ഇവിടെ നിന്ന് ഒരാളെ കൊന്നോട്ടെ എന്ന് അത് നടന്ന സംഭവം. അപ്പൊ എന്തുവരുന്നു, ദുഷ്ടന്മാരെയും പ്രതിഷിദ്ധകാരികളിലും ഇവിടെ തത്വജ്ഞാനി ഹിതേഷ്യാണ് എന്നർത്ഥം. പറയുന്നു സർവേഷു ഏതേഷു സമബുദ്ധി, എല്ലാവരിലും സമബുദ്ധിയായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് സംശയം വരും. അങ്ങനെയാണെങ്കിൽ തത്വജ്ഞാനി തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാതിരിക്കുമോ? കാരണം സമബുദ്ധിയാണ്. പാപികളെ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവാൻ പാപികളെ ഹിംസിക്കും, നന്നാകാൻ വേണ്ടി ഹിംസിക്കും. നന്നാവാൻ വേണ്ടി ഹിംസിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ പറയും ഒരു അതിനകത്തൊരു ലൗകിക നീതി കൂടി പയപ്പാനം ഭുജംഗസ്യ കേവലം വിഷവർദ്ധനം. പാല് കൊടുത്ത് പാമ്പിന്റെ വിഷം മാറ്റാം. അതായത് പാല് കുടിച്ചു കുടിച്ച് അവസാനം പാമ്പിന്റെ വായിൽ വിഷത്തിന് വരും, പാല് വരുമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരം. അത് പാല് കുടിച്ചു കുടിച്ചു കുടിച്ചും അവസാനം അതിന്റെ വായിൽ നിന്ന് വരുന്ന കാളകൂട വിഷം തന്നെ, ഇതിനു മാറ്റം വരത്തില്ല. കാരണം അതായത് ജന്മനാൽ ഈശ്വര സൃഷ്ടമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭക്തന്മാരെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഉദ്ധവരെ പോലെയുള്ളവരെ അവരെ ഉപദേശം കൊടുത്ത് നന്നാക്കുന്നു, അവർക്ക് തത്വജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു. അല്ലേ, നമ്മൾ കാണാമല്ലോ ലക്ഷ്മണ ഉപദേശം, അഗസ്ത്യ ഉപദേശം, ഇങ്ങനെ പല ഉപദേശങ്ങളും. അപ്പൊ ജിജ്ഞാസുക്കളായിട്ടുള്ളവർക്ക് ഉപദേശം കൊടുത്ത് നന്നാക്കുന്നു, ദുഷ്ടന്മാരെ ഉപദേശിക്കാറില്ല. രാവണനെയും കംസനെയും ഭഗവാൻ ഉപദേശിക്കാൻ പോയി, കാരണം അവരെല്ലാം എവിടെയാണോ ബന്ധിതരായിരിക്കുന്നത് അവിടെ നിന്ന് ഉപദേശിച്ച ഏക്കത്തില്ല. കേവലം വിഷവർദ്ധനം, അങ്ങനെ നന്നാക്കുന്നതിനുള്ള യാതൊരു ചാൻസും അവിടെ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അവരെ ശിക്ഷിക്കും. നമ്മുടെ ദൃഷ്ടിയിൽ അത് ശിക്ഷയാണ്, ഭഗവാന്റെ പ്രവൃത്തി അത് അനുഗ്രഹമാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ നമ്മളതിനെ ശിക്ഷയായിട്ടാണ് കാണുന്നത്. നമ്മൾ യുദ്ധമായി കാണുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു അനുഗ്രഹ വർഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സർവനാശകരമായ യുദ്ധം. ഭഗവാനെ സംബന്ധിച്ചത് സർവരക്ഷാകരമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആ നിലയിൽ അപ്പൊ ശിക്ഷ ആവശ്യമുള്ളിടത്ത് ശിക്ഷിക്കുകയും ചെയ്യാം, അതും രക്ഷയായിട്ടാണ് പരിണമിക്കുന്നത്. അതുകൊണ്ട് അല്ല ആരെയും രക്ഷിക്കാതിരിക്കുന്നില്ല. സർവേഷു ഏതേഷു സമബുദ്ധി, എല്ലായിടത്തും സമബുദ്ധിയാണ്. കഹ കിം കർമ്മ ഇത്തി അവ്യാപൃത ബുദ്ധി. നേരത്തെ പറഞ്ഞല്ലോ, നദ്വേഷ്ടി ന കംക്ഷതി, ആണ് തത്വജ്ഞാനിയുടെ നിലപാട്. ദുഷ്ടനെ ദ്വേഷിക്കുന്നില്ല, തന്റെ ഉള്ളിൽ ദേഷ്യമില്ല, പക്ഷെ ആ ദുഷ്ടനെ രക്ഷിക്കണമെന്ന് ആഗ്രഹം. ആ ദുഷ്ടനെ ദേഷിച്ചുകൊണ്ടല്ല, കഹ ഇവനാരാണ്, ഇവനാരെ, ഇവൻ എന്തിനിങ്ങനെ വന്നു എന്നുള്ള ഒരു മനോഭാവമല്ല. കിം കർമ്മ, ഇവന്റെ പ്രവൃത്തി എന്താണത്, ഘോരമായ കർമ്മമാണല്ലോ. അങ്ങനെ അവനെയോ അവന്റെ കർമ്മങ്ങളെയോ ഉള്ളുകൊണ്ട് ദേഷിച്ചുകൊണ്ടിട്ടല്ല, ഇത്യവ്യാപൃത ബുദ്ധി, അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത തത്വജ്ഞാനി. ഈശ്വരൻ അതില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഇവിടെ തത്വജ്ഞാനിയെ കുറിച്ച് പറയാം. തത്വജ്ഞാനിയിലും അങ്ങനെ ഒരു ബുദ്ധി നമ്മുടെ ഇല്ല. എന്തുകൊണ്ട്? സമബുദ്ധിയായിരിക്കുന്നു. ദുഷ്ടനായാലും ശിഷ്ടനായാലും ജ്ഞാനി ആത്മസ്വരൂപമായി കാണുന്നു. ആത്മോഗമ്യേന സർവത്ര സമം പശ്യതി, താനായിട്ട് തന്നെ കാണുന്നു. തന്നെ തന്നെയാണ് ദുഷ്ടനും ശിഷ്ടനും വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. അത് തന്റെ തന്നെ ഭാഗമാണ്, തന്റെ തന്നെ അവയവങ്ങളാണ്. ഏത് രീതിയിലും എന്താണ് അതിനെ സംരക്ഷിക്കുക. സംരക്ഷിക്കുന്നതിന് ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്ന കുറച്ച് ഭാഗം മുറിച്ച് മാറ്റും, കുറച്ച് ഭാഗം വച്ച് പിടിപ്പിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അവിടെ മനോഭാവം എന്ന് പറയുന്നത് എന്താണ്? അത് ഒന്ന് തന്നെ, സമബുദ്ധിയാണ്. വിശിഷ്യത വിമുച്ഛ്യത ഇവ പാഠമാണ് വിശിഷ്യ. ഇതാണ് വിശിഷ്യത എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? വ്യവഹാരത്തിൽ അജ്ഞനും ഞാനും തമ്മിലുള്ള വിശേഷം ഇതാണ്. അവിടെ ബാഹ്യമായ ഭാവങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല. മറ്റു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു തത്വജ്ഞാനിയിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള അസാധാരണത്വം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പരീക്ഷിക്കുന്ന എന്താണ്? ഒരു അസാധാരണത്വമാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. തത്വജ്ഞാനി കാണുമ്പം തന്നെ നമുക്ക് മോക്ഷം വരണം. തത്വജ്ഞാനി കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പറയണം. തത്വജ്ഞാനി കാണുമ്പം തന്നെ തന്റെ ഭൂതഭാവികളെല്ലാം പ്രവചിക്കണം. ഇതൊന്നും ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്ഥിതപ്രജ്ഞന്റെ ഇടപാടുകളുമല്ല. ഭഗവാൻ അവതരിപ്പിക്കുന്നത് അതൊന്നുമല്ല, സമത്വമാണ്, ആന്തരികമായ സമത്വമാണ്. അതാണ് ഇവിടെ പറയുന്ന പ്രശാന്തത, പ്രശാന്താത്മ സമാഹിത എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്നു വാസ്തവത്തിൽ അത് അസാധാരണമാണ്. തത്വജ്ഞാനിയിൽ അസാധാരണത്വമുണ്ട്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അസാധാരണത്വമുണ്ട്. തത്വജ്ഞാനിയുടെ അസാധാരണത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. നമ്മളവിടെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ വാസനയും നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ അറിവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ അനുസരിച്ചുള്ള എന്തോ ചില അസാധാരണത്വങ്ങളാണ് നമ്മൾ തത്വജ്ഞാനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ തത്വജ്ഞാനിയാണെങ്കിലോ തന്റേതായ അസാധാരണത്വത്തിൽ സാധാരണക്കാരനായിരിക്കുന്നു. അസാധാരണത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അത് തത്വജ്ഞാനിയുടെ സഹജമായ നിലയാണ്. അതിൽ സാധാരണഭാവത്തിലിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, സർവേഷ്വേതേഷു സമബുദ്ധി, സർവഭാവങ്ങളിലും എന്ത് ചെയ്യുന്നു? സമനായിരിക്കുന്നു. കഹ കിം കർമ്മ ഇത്യ അവ്യാപൃത ബുദ്ധി, അങ്ങനെയുള്ള വ്യാപാരങ്ങളൊന്നും ആരെ സംബന്ധിച്ചു? വിശിഷ്യത, അതാണ് അജ്ഞനെയും ജ്ഞാനിയും വേർതിരിക്കുന്നത്. അല്ല, ബാഹ്യമായ എന്തെങ്കിലും സവിശേഷതകളല്ല, തികച്ചും ആന്തരികമായ ഭാവമാണ്. യോഗാരൂഢാന സർവേഷാം അയം ഉത്തമൈത്യർത്ഥ. അങ്ങനെ ഒരു ഭാവത്തിൽ യോഗാരൂഢന്മാർ പല നിലകളിലുണ്ട്. അതിലേക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അത് കുറെ പുരോഗമിച്ചവർ, പുരോഗമിച്ച് പതിക്കുന്നവർ, വീണ്ടും മുന്നോട്ട് പോകുന്നവർ, ഇങ്ങനെ പലതരത്തിലുണ്ട് യോഗാരൂഢ. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ളവരിൽ അതിന്റെ പരമായമായ നിലയാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ സർവേഷം അയമുക്തമ, ഇങ്ങനൊരു സ്ഥായി ഭാവം ആരുടെ ഉള്ളിലാണോ സംഭവിച്ചിട്ടുള്ളത്, ദൃഢത, അത് ആർക്കാണോ സംഭവിച്ചിട്ടുള്ളത്, ഈ പറയുന്ന ഭാവങ്ങളിലല്ല, അവനാണ് ഉത്തമൻ. യോഗാരൂഢന്മാരിൽ അവൻ ഉത്തമനാണ്, അതാണ് പറയുന്നത്. ആണ് സാധുഷ്വവിത പാപേഷു, പാപികളിൽ സമബുദ്ധി വേണം അതാണ്. അതുകൊണ്ട് പാപികളെ വെറുക്കാൻ പാടില്ല, പാപികളെ അകറ്റാൻ പാടില്ല. ഒരു ഭാഗത്ത് ഇതാണ് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, വേറൊരു ഭാഗത്ത് വരെ ഏവിശു പാപയോനേഹ സ്ത്രീയോ വൈശ്യ സദാ ശൂദ്ര സ്തേവി യാന്തി പരാംഗതിയും. സമൂഹം പാപയോനികളായിട്ട് എന്നുവെച്ചാൽ ജനിച്ചിട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നവർ ഒരുപാട്. ആരൊക്കെയാണ്? ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്ന സ്ത്രീക്കാണ്, പഴയ കാലത്ത്. ഇന്നത്തെ പോലെയല്ല, സ്ത്രീ സമത്വവും സ്ത്രീ സ്വാതന്ത്ര്യവും ഉള്ള കാലത്തിൽ അത്രയും വലിയ കഷ്ടപ്പാടുകളില്ല. പഴയ കാലത്ത് കാര്യം പറയുകയാണ്, അന്ന് പാപം കൊണ്ട് ജനിച്ചവരായിട്ട് കണക്കാക്കിയിരുന്നു. ഈ ഒരാളുടെ പാപവും പുണ്യം എങ്ങനെയാണ് കണക്കാക്കുന്നത്? അവരുടെ അനുഭവങ്ങളുണ്ട്. ആരാണോ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് അവർ പാപം കൊണ്ട് ജനിച്ചവരെന്നാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിരുന്ന ആരാണ്? സ്ത്രീകൾ. ഏറ്റവും കൂടുതൽ നമ്പർ വൺ സ്ത്രീകൾ. പിന്നെ രണ്ടാമത് വരുന്നത് ദുഃഖം അനുഭവിച്ചിരുന്ന ആര്? ഏറ്റവും കഷ്ടപ്പെട്ടിരുന്നത് ശൂദ്രൻ, സ്ത്രീ ശൂദ്രൻ, സ്ത്രീയോ ശൂദ്രൻ. പിന്നെ അതിൽ നിന്നും കുറച്ചുകൂടി സുഖ ദുഃഖമയമായിട്ട് പോയിരുന്നു വൈശ്യ. എന്തായാലും ഈ മൂന്ന് കൂട്ടർക്കും കഷ്ടപ്പാട് തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ. അവരെ ഇവിടെ പറയുന്ന എന്താണ്? അവരിൽ സമബുദ്ധി വേണം, അതിവിടെ പറയുന്നു. ദേവി യാന്തി പരാംഗതിയും, അവരും മോക്ഷത്തെ പ്രാപിക്കണം. അതാണ് ഗീതയിൽ ഇവിടെ ഒരു സവിശേഷത, അവർക്ക് മോക്ഷത്തിനുള്ള അവകാശമുണ്ട്. മോക്ഷം മാത്രമല്ല പറയുന്നത്, സമബുദ്ധി അതുകൂടെ പറയുന്നുണ്ട്. അവരോട് സമബുദ്ധി ഉണ്ടായിരിക്കണം എന്നത്. അവരിൽ അസമത്വം പാടില്ല, ഇതാണ്. അതാണ് യോഗാരൂഢന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സുഹൃത്ത്, സുഹൃത്ത് അത് വ്യാഖ്യാനിച്ച ഭാഷയത്തിൽ മിത്രം, അരി, മധ്യസ്ഥ, ദേഷ്യ, ഉദാസീന, ബന്ധുഷു, സാധുഷു, പാപേഷിക, പാപികൾ, ഇതെല്ലാം എന്താണ്? സമബുദ്ധിർ വിശിഷ്യത, സമബുദ്ധിയാണ് വിശിഷ്ടമായിരിക്കുന്നത്. ഇവിടെ ഇടയ്ക്ക് വന്നു വന്നിട്ടുണ്ട് പദങ്ങൾ, എന്താണ്? ഉദാസീനം, മധ്യസ്ഥ, ഇതൊക്കെ പറയുന്നത് തത്വജ്ഞാനിയുടെ നിലയിൽ നിന്നും വ്യാഖ്യാനിച്ചു. ഇവിടെ ഉദാസീനം എന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ളവരെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവൻ ഉദാസീനം, നമ്മളോടും നമ്മുടെ ശത്രുവിനോടും താല്പര്യമുള്ളവൻ മധ്യസ്ഥൻ, അങ്ങനെയുള്ള എല്ലാ സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരിലും എന്താണ്? യോഗിക്ക് സമബുദ്ധിയാണ് എന്നാണ്. അവിടെ യോഗി സ്വയം ഉദാസീനനായി മധ്യസ്ഥനായി നിൽക്കുന്നു എന്ന് വിചാരിച്ച് ലൗകികമായ ഉദാസീനതയും മധ്യസ്ഥയും പോലെ അല്ലതാണ് തത്വജ്ഞാനത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് സമൂഹത്തിലുള്ള സർവപ്രാണികളിലും ഒരേ ഭാവത്തിൽ നിൽക്കുന്നു, എല്ലാവരുടെയും ഹിതേശിയായി നിൽക്കുന്നു. ഉദാസീനനും ഹിതേശിയാണ്, പക്ഷെ അതുപോലെയല്ല, അതിനുപരിയായിട്ട് ഞാൻ ഹിതേശിയായി നിൽക്കുന്നു എന്നാണ്. അപ്പൊ സുഹൃത്ത്, മിത്രം, അരി, ഉദാസീനൻ, മധ്യസ്ഥൻ, മധ്യസ്ഥൻ, ദേഷ്യൻ, ബന്ധു, സാധു, പാപി, എല്ലാവരിലും സമബുദ്ധി, അതാണ് തത്വജ്ഞാനിയുടെ വിശേഷത. അജ്ഞനിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. സുഹൃ മിത്രാരുദാസീന മധ്യസ്ഥദ്ദേശ്യ ബന്ധുഷു സാധുഷ്വാപിതപാപേഷു സമബുദ്ധിർവിശിഷ്യതേ. യോഗി യുഞ്ചീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീത പരിഗ്രഹഃ. Thank you.